പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ശങ്കര ഭാഷ്യം അധികരണം 11 സൂത്രം 31 ജീവമുഖ്യപ്രാണലിംഗാത് നേതി ചേത് ഇതി ചേത് ഉപാസാത്രൈവിധ്യാത് ആശ്രിതത്വാത് ഇഹ തത് യോഗാത്. ആ സൂത്രത്തെ പൂർണ്ണമായും വ്യാഖ്യാനിച്ചു. അതിനുള്ള പൂർവപക്ഷവും സമാധാനവും എല്ലാം പറഞ്ഞു. സിദ്ധാന്തം എന്താണെന്ന് പറഞ്ഞു. ഇവിടെ ആ സിദ്ധാന്ത ഭാഗത്തെ വിശദീകരിക്കുകയാണ്, കൂടുതൽ വ്യക്തമാക്കുകയാണ്. എന്താണ് ബ്രഹ്മം? ശ്രുതി പറയുന്ന ബ്രഹ്മം എന്താണ്? അതിന്റെ ബോധമുണ്ടാവണം. അതിനുവേണ്ടി വചിക്കുക, അതുപോലെ കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക തുടങ്ങിയ വ്യാപാരങ്ങളിൽ, ക്രിയകളിൽ, പ്രവൃത്തിയിൽ വ്യാപൃതനായവൻ, നിരന്തരം അതിൽ മുഴുകിയിരിക്കുന്നവൻ, അങ്ങനെയുള്ള ആത്മാ ജീവൻ, ആ ജീവനെ തന്നെയാണ് ബ്രഹ്മത്വം ദർശിച്ചത്. ബ്രഹ്മമാണെന്ന് ശ്രുതി പറയുന്നു. അപ്പോൾ ശ്രോതാവും വക്താവുമായിരിക്കുന്ന ആ ജീവനെ തന്നെ ഏവ ആത്മന ഏവ, ആ ജീവനെ തന്നെ ബ്രഹ്മമെന്ന് പറയുന്നു. അപ്പൊ അവിടെ രണ്ടും രണ്ടല്ല, അതാണ് തത്വമസി എന്ന് ബോധിപ്പിക്കുന്നത്. ജീവൻ തന്നെയാണത്. യത് പുനരേത ദുഃഖം സഹഹ്യവ അസ്മിൻ ശരീരേ വസത സഹ ഉത്രാമതൈരി പ്രാണപ്രജ്ഞാത്മനോർഭേദദർശനം ബ്രഹ്മവാദേ അനുപബദ്ധിതൈരി. നിങ്ങൾ ബ്രഹ്മവാദികളാണ്. ജീവൻ തന്നെ ബ്രഹ്മം എന്ന് പറയുന്നവരെയാണ് ബ്രഹ്മവാദി എന്ന് പറയുന്നത്. ജീവൻ തന്നെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ജീവൻ തന്നെയാണ് പരമാർത്ഥ വസ്തു. ആ പരമാർത്ഥ വസ്തുവിൽ നിന്നും വേറിട്ട് ഒരു ജീവനില്ല എന്ന് പറയുന്നവരെ ബ്രഹ്മവാദികളെന്ന് പറയുന്നു. ഈ ജീവൻ സച്ചിദാനന്ദ സ്വരൂപം തന്നെ, ഈ പ്രപഞ്ചം സച്ചിദാനന്ദ സ്വരൂപം തന്നെ എന്ന് പറയുന്നവരെ, അതെങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിന്റെ വിശദീകരണങ്ങൾ. ജീവനെ സംബന്ധിച്ചുള്ള തത്വം അതാണ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തത്വം അതാണ്, ഇത് പരമാർത്ഥം തന്നെ. ഇങ്ങനെ വചന ആദി വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനായ താൻ എങ്ങനെ പരമാർത്ഥമാവും? അല്ലെങ്കിൽ നാമരൂപാത്മകമായി പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെ പരമാർത്ഥമാകും എന്നുടൻ ചോദ്യം വരും. അതിന്റെ വിശദീകരണങ്ങളാണ് ബ്രഹ്മവാദം എന്ന് പറയുന്നത്. അതൊന്നിച്ച ചർച്ച, അതെങ്ങനെയാകാം, എന്തുകൊണ്ടാകാൻ പാടില്ല, എങ്ങനെയാകാം, രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്യും. ഒന്നിനെ പൂർവപക്ഷമെന്നും മറ്റൊന്നിനെ സിദ്ധാന്തമെന്നും പറയും. അപ്പോൾ പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ ഇങ്ങനെ ബ്രഹ്മവാദം ചെയ്യുന്നവർ പറയുന്നു, ശ്രുതി വളരെ വ്യക്തമായി പ്രത്യക്ഷമായി തന്നെ ഭേദത്തെ നിർദ്ദേശിക്കുന്നുണ്ട്. സഹ ഹി ഏതോ അസ്മിൻ ശരീരെ വസത സഹ ഉക്രാമത പറയുന്നു. ആരൊക്കെ? രണ്ടുപേരും ഒരുമിച്ച് അസ്മിൻ ശരീരം, ഈ ശരീരത്തിൽ താമസിക്കുന്നു. സഹ ഉക്രാമത, രണ്ടുപേരും ഒരുമിച്ച് ഉത്ക്രമിക്കുന്നു, ശരീരം വിട്ടുപോകുന്നു എന്ന് വെച്ചാൽ മരിക്കുന്നു. മരിക്കുന്ന സമയത്ത് ശരീരം വിട്ടുപോകുന്നതായി കരുതുന്നു. ആരൊക്കെ? പ്രാണപ്രജ്ഞാത്മനോഹോ. പ്രാണനും പ്രജ്ഞാത്മാവും പ്രാണനും ജീവനും പറയാറുണ്ടല്ലോ. ജീവൻ പോയി, പ്രാണൻ പോയി, മരിച്ചു, ജീവൻ പോയി. അല്ലെങ്കിൽ ഈ ബോധം അത് നഷ്ടപ്പെട്ടു എന്ന് പറയും. ജീവനെന്ന് എല്ലാവരും പറയത്തില്ല. അങ്ങനെ ബോധമുണ്ടായിരുന്നു, ശരീരത്തിൽ പ്രാണം ഉണ്ടായിരുന്നു. എപ്പോൾ പ്രാണൻ പോയോ ബോധവും പോയി. പിന്നെ ശരീരം ജഡമായി, മൃതനായി, മൃതശരീരം എന്ന് പറയുന്നു. അപ്പോൾ സാധാരണ ബുദ്ധിയിലും അറിയാൻ കഴിയുന്നു, ഈ ബോധം വേറെയാണ്, പ്രാണൻ വേറെയാണ്. ഇത് ഒരുമിച്ച് ശരീരത്തിൽ ഇരിക്കുന്നു, പോകുന്നു. ഇത് അനുഭവസിദ്ധമായിരിക്കെ എന്താണ് പ്രാണപ്രജ്ഞാത്മനോഹോ ഭേദദർശനം. ഈ ഭേദദർശനം, ഇത് അനുഭവസിദ്ധമായിരിക്കെ, ലോകരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കെ ബ്രഹ്മവാദി എന്ന ഉപദ്ധതി. നിങ്ങളിതിന് രണ്ടിനെയും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നാണ് ചോദ്യം. നിഷദോഷ ജ്ഞാന ക്രിയാശക്തിദ്വയ ആശ്രയോഹോ ബുദ്ധി പ്രാണയോഹോ പ്രത്യേകാത്മ ഉപാധിഭൂതയോഹോ ഭേദനിർദ്ദേശ ശ്രുതിയെ സംബന്ധിച്ചെല്ലാം പറയും. ചിലപ്പോൾ ഭേദത്തിൽ നിർദ്ദേശിക്കും, ചിലപ്പോൾ പരമാർത്ഥരൂപത്തെ നിർദ്ദേശിക്കും. അപ്പോൾ പരമാർത്ഥത്തെ നിർദ്ദേശിച്ചാൽ പോരെ, ഭേദത്തെ എന്തിനാ നിർദ്ദേശിക്കുന്നു പറയുന്നു? അത് അനുഭവം. അപ്പോൾ അത് അനുഭവമായിരിക്കുമ്പോൾ ആദ്യം അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചാലേ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരുവൻ തയ്യാറാകത്തുള്ളൂ. പക്ഷെ അതിൻ്റെ താല്പര്യം അവിടെ അവസാനിപ്പിക്കാനല്ല. ആദ്യം അതിനങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതിനെ നിഷേധിക്കുന്നു. ശ്രുതി ആ മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യം മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക. കാരണം തത്വം എന്ന് പറയുന്നത് ഗഹനമാണ്, സൂക്ഷ്മമാണെന്ന് പറയുന്നു. ആദ്യം അവന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ക്രമേണ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക്, ഗഹനതയിലേക്ക് ഒരുവനെ നയിക്കുക. ആ ഒരു രീതിയാണ്, അതാണ് സ്ഥൂലാരുന്ധതി ന്യായം എന്നെല്ലാം പറയുന്നു. സ്ഥൂലമായ വസ്തുക്കളെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അരുന്ധതി കാണിച്ചു കൊടുക്കുന്നു. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. എന്താണ് ജ്ഞാനക്രിയാശക്തിദ്വയാശ്രയോഹോ. ജ്ഞാനശക്തിക്കും ക്രിയാശക്തിക്കും ആശ്രയമായി ഇവിടെ രണ്ടുണ്ട്. ഒന്ന് ജ്ഞാനശക്തിക്ക് ആശ്രയമായിരിക്കുന്ന ബുദ്ധി, അന്ധകരണം. വെറും അന്ധകരണമല്ല, ചൈതന്യവത്തായിരിക്കുന്ന അന്ധകരണം. ചിലടത്ത് അതിനെ തന്നെ ജീവനെന്ന് പറയും. പിന്നെ ക്രിയാശക്തിക്ക് ആശ്രയമായിരിക്കുന്ന പ്രാണൻ, അത് വെറും പ്രാണനല്ല, ചൈതന്യവത്തായ പ്രാണൻ. ചിലടത്ത് അതിനെ ജീവനെന്ന് പറയും. ഭാഷയിൽ വലിയ കാര്യമില്ല. ഭാഷയിലൂടെ എന്താശയത്തെയാണ് താല്പര്യപ്പെടുന്നത്, താല്പര്യത്തെ ഗ്രഹിക്കണം എന്നുള്ളതാണ്. ഭാഷ പലത് ഉപയോഗിക്കും. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണത്? പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെ ജീവനാകും? അതെങ്ങനെ ബ്രഹ്മമാകും? അതിൻ്റെ അർത്ഥം ഇന്നതല്ലേ എന്ന് തീരുമാനിക്കേണ്ടതാണ്. ഏത് ശബ്ദം പറഞ്ഞാലും ശരി, അത് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ബ്രഹ്മത്തെ തന്നെ. പക്ഷേ ലോകവ്യവഹാരത്തിൽ ജ്ഞാനശക്തിക്ക് ആശ്രയമായിരിക്കുന്ന ഒരു തത്വം അതിനെ ബുദ്ധി എന്ന് വിളിക്കും. ചൈതന്യവത്തായിരിക്കുന്നു, അതുകൊണ്ട് അതിനെ ജീവനെന്ന് പറയും. അതുപോലെ ക്രിയാശക്തിക്ക് ആശ്രയമായിരിക്കുന്നു അതിനെ പ്രാണനെന്ന് പറയും. പഞ്ചപ്രാണവൃത്തിയോടുകൂടിയിരിക്കുന്ന പ്രാണൻ, അതും ചൈതന്യവത്തായിരിക്കുന്നതുകൊണ്ട് ജീവനെന്ന് പറയും. അതിനെ ആശ്രയിച്ച് പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കും. അത് ഒരുവന് ഈ തത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഉപായം എന്നുള്ളതാണ്. അല്ലാതെ ശബ്ദങ്ങളെ പിടിച്ച് തർക്കിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഉപാധിദ്വയ ജ്ഞാനക്രിയ ശക്തിദ്വയാശ്രയോഹോ ബുദ്ധി പ്രാണയോഹോ. വാസ്തവത്തിൽ ഇതൊക്കെ എന്താണ്? പ്രത്യേകാത്മ ഉപാധിഭൂതയോഹോ. വാസ്തവത്തിൽ ഇതെല്ലാം പ്രത്യേക ആത്മാവിൻ്റെ പ്രത്യേക സ്വരൂപത്തിൻ്റെ എന്തിൻ്റെ പ്രത്യേക സ്വരൂപം? പ്രത്യേക സ്വരൂപം എന്ന് വെച്ചാൽ ആന്തരികമായിരിക്കുന്ന ആ സ്വരൂപത്തിൻ്റെ ഉപാധികളാണ്. അപ്പോൾ ആന്തരികമായിരിക്കുന്ന സ്വരൂപം എന്ന് പറയുമ്പോൾ എന്തിൻ്റെ എന്ന് ചോദ്യം വരും. ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെ എന്താണ്? ജ്ഞാന ക്രിയ ആശ്രയിച്ചിരിക്കുന്ന ബുദ്ധിയുടെയും ജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്ന ബുദ്ധിയുടെയും ക്രിയയെ ആശ്രയിച്ചിരിക്കുന്ന പ്രാണന്റെയും, അല്ലെങ്കിൽ ജ്ഞാനക്രിയകളെ ആശ്രയിച്ചിരിക്കുന്ന ബുദ്ധിയുടെയും പ്രാണന്റെയും പ്രത്യേക ആന്തരികമായ ആത്മാസ്വരൂപം അതിനെ തന്നെ പറയുന്നു. അപ്പോൾ തത്വത്തെ ബോധിക്കുന്നവനെ സംബന്ധിച്ച് എല്ലായിടത്തും തത്വത്തെ തന്നെ ബോധിക്കുന്നു. അഭേദത്തെ ബോധിക്കുന്നവന്, ഇവിടെ പറയുന്ന എന്താണ്? സർവാത്മ ഭാവം അതിനെ ബോധിക്കുന്നവന് എല്ലാ ഭേദത്തിലും ആ സർവാത്മ ജ്ഞാനം തന്നെ ഉണ്ടാകണം. അതാണ് സർവാത്മഭാവം, സർവാത്മബോധം. അതിനെന്ത് ചെയ്യണം? ഏതൊന്നിൻ്റെയും ബാഹ്യമായ രൂപത്തെയല്ല അവിടെ ഗ്രഹിക്കുന്നത്, ഏതൊന്നിൻ്റെയും പ്രത്യേകമായ സ്വരൂപത്തെ, ആന്തരികമായിരിക്കുന്ന രൂപത്തെ ഗ്രഹിക്കുന്നു. അപ്പൊ ആന്തരികമായ സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനാണ് പറയുന്നത് അന്തർദൃഷ്ടി എന്ന് പറയും. അറിവ് അത് വേറെ വിശേഷിച്ചർത്ഥമൊന്നുമില്ല. ആ തത്വത്തെക്കുറിച്ചുള്ള ബോധം, ആ തത്വത്തെക്കുറിച്ചുള്ള ബോധത്തിലാണ് പറയുന്നത് എന്താണ്? ബ്രഹ്മവാദം എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു അത് ബ്രഹ്മമാണ്. അത് ബാഹ്യമായി എങ്ങനെ പ്രതീതമായാലും ശരി, അത് ജ്ഞാനക്രിയ ശക്തിദ്വയാശ്രയോർ ബുദ്ധി പ്രാണയോ പ്രത്യേകാത്മ, ആ പ്രത്യേക സ്വരൂപത്തെയാണ് ഗ്രഹിക്കേണ്ടത്. അവിടെ പ്രത്യേക സ്വരൂപത്തെയാണ് ഗ്രഹിക്കേണ്ടതെങ്കിൽ ഈ പറയുന്ന ബുദ്ധിയും പ്രാണനും ഇതെന്താണ്? ബാഹ്യമായി രണ്ടായി അനുഭവപ്പെടുന്നത് വ്യവഹാരത്തിൽ അങ്ങനെയാണ്. ഇത് പ്രാണനാണ്, ഇത് ബുദ്ധിയാണെന്ന് വേറെ അനുഭവപ്പെടുന്നു. ഇതെന്താണ് പറയുന്നു? ഉപാധിഭൂതയോഹോ. എന്താണ് ആ പ്രത്യേക സ്വരൂപത്തിൻ്റെ ഉപാധിയാണ്? ഉപാധിയാണ് എന്നർത്ഥം. ഉപാധി എന്ന് പറയുന്നത് പലതരത്തിലും മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഇവിടെ ബ്രഹ്മവാദി ബ്രഹ്മത്തെ കുറിച്ച് മനനം ചെയ്യുന്നവൻ, ആ ബ്രഹ്മവാദിയെ സംബന്ധിച്ചിടത്തോളം അവന് ഗ്രഹിക്കേണ്ടത് സർവത്ര ബ്രഹ്മത്തെയാണ് എന്ന് വെച്ചാൽ തത്വത്തെയാണ്. അപ്പൊ ഈ ഉപാധികളൊക്കെയോ? ഉപാധികളെന്ന് പറയുന്നത് ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഉപായങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് അതിന് ഉപാധി എന്ന് പറയുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ കാണുന്നതിനുള്ള ഉപാധിയാണ് എന്റെ കണ്ണ്, അതിൻ്റെ ഉപാധിയാണ് എന്റെ മനസ്സ്. കണ്ണും മനസ്സും ബാഹ്യമായ ഉപാധിയാണ് വെളിച്ചം. ഇതെല്ലാം ചേർന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന വസ്തുവിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ടാകുന്നു. അതിനെന്തെല്ലാം ഉപാധികൾ ആവശ്യമാണ്? ഒരു ബോധം ഉണ്ടാകുന്നതിന് അത് ഏത് തരത്തിലുള്ളതായാലും ശരി അനേക ഉപാധികളുടെ സഹായം വേണ്ടിവരും. അതുപോലെ തത്വത്തെ ഗ്രഹിക്കണം, തത്വഗ്രഹണം ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് തത്വത്തിൻ്റെ ഗ്രഹണം ആവശ്യമായി വന്നത്? തത്വത്തിൻ്റെ ബോധമില്ലാത്തതുകൊണ്ട്, വേറെ ഒന്നുമില്ല അതിന് കാരണം. പരമാർത്ഥത്തിൻ്റെ ബോധമില്ലാത്തതുകൊണ്ട് പരമാർത്ഥത്തിൻ്റെ ബോധത്തിന് ആവശ്യമായി വന്നു. അല്ലെങ്കിൽ അങ്ങനെയും പറയാം, എന്താണ് പരമാർത്ഥമല്ലാത്തതിൻ്റെ ബോധമുള്ളത് കൊണ്ട് ഇവിടെ പരമാർത്ഥ ബോധത്തിൻ്റെ ആവശ്യമായി വന്നു. അപ്പോൾ അങ്ങനെ പറയും, എന്താണ് താൻ ആരാണ്, തൻ്റെ പരമാർത്ഥം എന്താണ് എന്നുള്ള ബോധമില്ലാത്തതുകൊണ്ട് ഇവിടെ പരമാർത്ഥ ബോധത്തിൻ്റെ ആവശ്യമായി വന്നു. അല്ലെങ്കിൽ താൻ ഇന്നതാണെന്ന് ധരിച്ചിരിക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ ഈ ശരീരമാണ് എന്നും മറ്റും ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനെ പറയുന്ന വിപരീത ബുദ്ധി ഉള്ളതുകൊണ്ട് പരമാർത്ഥത്തിൻ്റെ ബോധം ആവശ്യമായി വന്നു. ഈ ബുദ്ധിയെ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പരമാർത്ഥ ബോധം ഇല്ലാത്തതുകൊണ്ട് പരമാർത്ഥ ബോധത്തിൻ്റെ ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ ആ പരമാർത്ഥ ബോധ ഇല്ലാതിരിക്കുക, അതാണ് അജ്ഞാനം. ജ്ഞാനമില്ലായ്മ, അതാണ് അജ്ഞാനം. അതുള്ളതുകൊണ്ട് പരമാർത്ഥ ബോധത്തിൻ്റെ ആവശ്യം. രണ്ടാമത് പറഞ്ഞ രീതിയിലാണെങ്കിലോ പരമാർത്ഥമല്ലാത്തതിൻ്റെ ബോധമുണ്ട്, പരമാർത്ഥമല്ലാത്ത ബോധം, ഞാൻ ശരീരമാണെന്നുള്ള ബോധം, വിപര്യം. ഇതിനെ ഇല്ലാതാക്കുന്നതിന് അതിന് പരമാർത്ഥ ബോധം കൊണ്ടേ പറ്റും. രണ്ടിനായാലും ശരി, രണ്ടിനും പറയുന്ന പേരാണ് അജ്ഞാനം. ഇനി രണ്ടിനും പരമാർത്ഥ ബോധം വേണം. പക്ഷെ ഇത് രണ്ടും സംഭവിച്ചപ്പോ ഒന്ന് പരമാർത്ഥത്തെക്കുറിച്ച് ബോധമില്ലാതിരിക്കുക, മറ്റൊന്ന് പരമാർത്ഥമല്ലാത്തതിനെ കുറിച്ചുള്ള ബോധം വരിക. ഈ രണ്ട് രൂപത്തിലുള്ള അജ്ഞാനം സംഭവിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ നാനാതരത്തിലുള്ള ഉപാധികളും ഉണ്ടായി. ഇത് രണ്ടും കാരണമാണ്, പരമാർത്ഥത്തെ അറിയാതിരിക്കുക, പരമാർത്ഥമല്ലാത്തതിനെ അറിയുക. അപ്പൊ ഈ ഉപാധികളെന്ന് പറയുന്നത് എന്താണോ, അത് ഈ പരമാർത്ഥമല്ലാത്തതിനെ കുറിച്ചുള്ള അറിവിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. പരമാർത്ഥമല്ലാത്ത ഈ ശരീരം, ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ബുദ്ധി, പ്രാണൻ. ഇവിടെ പറയുന്ന പ്രാണൻ പ്രജ്ഞാത്മ, അത് വിപരീയത്തിൽ പ്രകടമാകുന്നതാണ്. അങ്ങനെ പ്രകടമായ സ്ഥിതിക്ക് ഇതിലൂടെ തന്നെ അറിയണം എന്താണ് പരമാർത്ഥം. ഇതിനെ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ഉപാധി. നേരത്തെ പറഞ്ഞു ഉപാധി എന്ന് പറഞ്ഞാൽ ഇതിനെ ഉപയോഗിച്ച് ഇതിലൂടെ തന്നെ സത്യത്തെ അറിയണം. അങ്ങനെ പരമാർത്ഥമല്ലാത്ത ഇതിലൂടെ സത്യത്തെ അറിയുന്നു. കാരണം സത്യം എന്ന് പറയുന്നത് ഈ പരമാർത്ഥമല്ലാതിരിക്കുന്ന ഈ ഉപാധികളുടെ തന്നെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ആ പരമാർത്ഥത്തിൽ പ്രകടമാകുന്നതാണ്. പരമാർത്ഥമല്ലാത്ത ഇത് പരമാർത്ഥം എങ്ങനെ പ്രകടമാകും? രജ്ജുസർപ്പം പോലെ പരമാർത്ഥമല്ലാത്ത സർപ്പം പരമാർത്ഥമായ അത് അപേക്ഷികമാണെങ്കിലും അത് പരമാർത്ഥമാണ്. രജ്ജുവിൽ പ്രകടമായതുപോലെ പറയും, അത് ശരി, രജ്ജുവിൽ സർപ്പം പ്രകടമായി. കാരണം ഇവിടെ രജ്ജുവിൽ സർപ്പം പ്രകടമായത് മനസ്സിലാക്കാം. കാരണം ഞാൻ രജ്ജുവിനെ കാണുന്നു, ഞാൻ സർപ്പത്തെ കാണുന്നു. അപ്പോൾ പുറമേ ഒരു രജ്ജുവിൽ സർപ്പം പ്രകടമാകുന്നു, കാണുന്ന ഞാനുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? പ്രത്യേകാത്മ പ്രത്യേക സ്വരൂപത്തിൽ പ്രകടമായിരിക്കുന്നു എന്നാണ്. പ്രത്യേകം എന്ന് പറയുന്നത് എന്താണ്? ആന്തരികമായ സ്വരൂപത്തിൽ. ആന്തരികമായ സ്വരൂപം എന്ന് പറയുമ്പം ബുദ്ധി തന്നിലാണ് അനുഭവപ്പെടുന്നത്, പ്രാണൻ തന്നിലാണ് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന താൻ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന തന്നിൽ തന്നെ ഇതെല്ലാം പ്രകടമായി എന്ന് പറഞ്ഞാൽ സർപ്പം പ്രകടമായത് തന്നിലല്ലല്ലോ, പുറത്തല്ലേ. ഇത് അതിലിതും കൂടെ എങ്ങനെ ശരിയാകും? ഞാൻ ബാഹ്യമായ രജ്ജുവിൽ സർപ്പം പ്രകടമായത് കാണുന്നവൻ മാത്രമാണ്. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടതാ, എന്നിൽ സർപ്പം പ്രകടമായെന്നല്ല. പക്ഷെ പ്രാണനെയും പ്രജ്ഞയെയും സംബന്ധിച്ച് അങ്ങനെയല്ല, എന്നിലാണിതെല്ലാം പ്രകടമായിരിക്കുന്നത്, എന്നിലാണ് ഇതൊക്കെ അനുഭവപ്പെടുന്നത്. ഞാൻ ഇതിന്റെ പ്രത്യേകമായ സ്വരൂപം അത് താൻ എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. പക്ഷെ രജ്ജുസർപ്പം അങ്ങനെയാണോ? പുറമേ ഒരു കയറിൽ ഒരു സർപ്പത്തെ കണ്ടു, അത് ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് പറയുന്ന നിന്നാത് വിടുക. അത് പറഞ്ഞതിനൊരു താല്പര്യമുണ്ട്, ആ താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിടുക, സ്വപ്നത്തെ എടുക്കുക. അവിടെയും ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടല്ലോ സ്വപ്നത്തിൽ. എന്താണ് അവിടെ? പ്രജ്ഞ അനുഭവപ്പെടുന്നുണ്ട്, പ്രാണൻ അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ പ്രത്യേക സ്വരൂപം, അതിന്റെ ആന്തരികമായ സ്വരൂപം എന്താണെന്ന് ചിന്തിക്കുക. ജാഗ്രതയിലിരുന്നുകൊണ്ട്, സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ടല്ല, ജാഗ്രതയിലിരുന്നുകൊണ്ട് ചിന്തിക്കുക. അത് എവിടെയാണ് പ്രകടമായത്? പ്രജ്ഞയും പ്രാണനും പറയും, അത് തന്നിൽ തന്നെയാണ്. അപ്പോൾ അതിന്റെ പ്രത്യേക സ്വരൂപം, ആന്തരികമായ സ്വരൂപമായിരുന്ന എന്താണ്? താൻ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ തന്നിൽ തന്നെ എന്ത് വരുന്നു? അവിടെ പ്രജ്ഞയും പ്രാണനും പ്രകടമായി അതിന്റെ പ്രത്യേക സ്വരൂപം ആയി തന്നെ ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നതിന്, തന്റെ പ്രത്യേക സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിന് സഹായിച്ച എന്താണ്? അവിടെ പ്രകടമായിരുന്ന പ്രാണനും പ്രജ്ഞാത്മാവുമാണ്. അതിനെക്കുറിച്ച് വിചാരം ചെയ്തപ്പോഴാണ്, അതിന്റെ തത്വത്തെ നിർണയം ചെയ്തപ്പോഴാണ് തനിക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? അവിടെ പ്രകടമായ പ്രാണനും പ്രജ്ഞാത്മാവുമല്ല, അവിടെ എന്തൊക്കെ പ്രകടമായോ സർവത്തിന്റെയും പ്രത്യേകമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന സ്വരൂപം താനാണ്. കാരണം ഇപ്പോൾ ശേഷിക്കുന്നത് എന്താണ്? ആ ദൃശ്യങ്ങളെല്ലാം താനാണ്, സ്വപ്നദ്രഷ്ടാവായിരുന്ന താനാണ് എന്ന് ബോധിക്കുന്നത് പോലെ ഇവിടെയും ജാഗ്രതയിലും ബോധിക്കുന്നു. ഈ പ്രാണന്റെയും പ്രജ്ഞാത്മാവിന്റെയും സ്വരൂപമായിരിക്കുന്ന, ആന്തരികമായ സ്വരൂപമായിരിക്കുന്നതാണ് ബ്രഹ്മം എന്ന് ബ്രഹ്മവാദികൾ പറയുന്നു. അതിന് ഇവിടെ ഈ ജാഗ്രതയിൽ മനനം ചെയ്യുന്നതിന് സഹായിക്കുന്നവയാണ് ഈ പ്രജ്ഞയും പ്രാണനും. അതുകൊണ്ട് ഇതിനെ എന്തു പറയുന്നു? ഉപാധി. ഉപാധി എന്ന് പറയുന്നതിന് വിശദീകരിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് പ്രത്യേകാത്മ ഉപാധിഭൂതയോഹു? അതിനെ ഭേദം നിർദ്ദേശോപത്തെ, അതിന് വേറെ വേറെ പറയുന്നതിന് ദോഷമൊന്നുമില്ല, യുക്തിഭംഗമൊന്നുമില്ല. കാരണം അത് അനുഭവമാണ്. അനുഭവത്തിൽ പിന്നെ എന്താ യുക്തിഭംഗം പറയാം? അനുഭവത്തിൽ പ്രാണനെയും പ്രജ്ഞയൊക്കെ വേറെ ആയിട്ട് അറിയുന്നു. പക്ഷെ അത് മനസ്സിലാക്കണം. എന്താണോ അത് പ്രത്യേക സ്വരൂപത്തിന്റെ ഉപാധിയാണോ എന്ന് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ആ ഉപാധികളിലൂടെയാണ് ഒരുവൻ പ്രത്യേക സ്വരൂപത്തെ ബോധിക്കുന്നത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വപ്ന ദൃഷ്ടാന്തം പറഞ്ഞത്. ഉപാധി ദ്വയ ഉപഹിതസി തു പ്രത്യേകാത്മന സ്വരൂപേണ അഭേദ ഇത്യത പ്രാണയ ഏവ പ്രജ്ഞാത്മായി ഏകീകരണം അവിരുദ്ധം. ആദ്യം പറഞ്ഞ എന്താണ്? സഹ ഹേ ഏതു അസ്മിൻ ശരീരെ വസ്തുത, ഈ പ്രാണനും പ്രജ്ഞാത്മാവും ഈ ശരീരത്തിൽ ഒരുമിച്ച് വസിക്കുന്നു. പിന്നെ പറഞ്ഞു സഹ ഉത്ക്രാമത, ഈ പ്രാണനും പ്രജ്ഞാത്മാവും ഒരുമിച്ച് ശരീരം വിട്ടുപോകുന്നു. അത് കേട്ട് അവിടെ നിർത്തരുത്. അവസാനം എന്താ പറയുന്നത്? പ്രാണ ഏവ പ്രജ്ഞാത്മ, പ്രജ്ഞാത്മാ ഏവ പ്രാണ എന്നിവിടെ പറഞ്ഞു. ആണ് ഇവിടെ പറയുന്നത് പ്രാണ ഏവ പ്രജ്ഞാത്മാ ഇത്യ ഏകീകരണം. അതുകൂടെ ഉണ്ട്, അതുകൂടെ ശ്രദ്ധിക്കണം. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്? ആദ്യം സ്ഥൂലമായ ദൃഷ്ടിക്ക് ഉൾക്കൊള്ളത്തക്ക രീതിയിൽ താൻ എങ്ങനെയാണോ അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതി പറയുക. തന്റെ അനുഭവത്തിൽ എന്താണ്? പ്രാണൻ വേറെയാണ്, ബുദ്ധി വേറെയാണ്. പിന്നീട് അതിന്റെ തത്വത്തെ പറയുമ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? പ്രാണ ഏവ പ്രജ്ഞാത്മായി ഏകീകരണം രണ്ടും ഒന്ന് തന്നെ. ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഒന്നാണ്, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഏകമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതെങ്ങനെ ഏകമാകും? കാരണം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ നാനാരൂപത്തിൽ നാനാ ഇന്ദ്രിയങ്ങളിലൂടെ ഭിന്ന ഭിന്നങ്ങളായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെ ഒന്നാകും? പക്ഷെ ബ്രഹ്മവാദം എന്ന് പറയുന്നത് എന്താണ്? ഇതൊന്നാ പറയും. അപ്പോൾ അത് വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് അത് പറയുന്നത്. അതിൻ്റെ തത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അത് സത്താരൂപത്തിലൊന്നാണ്, പ്രജ്ഞാരൂപത്തിലൊന്നാണ്, അങ്ങനെ അതിൻ്റെ ഏകീഭവനത്തെ പറയുന്നു. അതുപോലെ അല്ലായി കാണുന്ന രൂപത്തിലല്ല, അത് വേറെ വേറെ തന്നെയാണ്. അത് വേറെ വേറെ ആയതുകൊണ്ടാണ് അതിന് ഓരോന്നിനും ഗ്രഹിക്കുന്നതിന് വേറെ വേറെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യം തന്നെ വന്നത്. അതൊന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ മതിയും. ഇപ്പോൾ ബാഹ്യമായി തൻ്റെ അനുഭവത്തിൽ വരുന്ന ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ തന്നെ എന്ത് ചെയ്യുന്നു? തത്വത്തെ അറിയുന്നതിനുള്ള ഉപാധികളായി സ്വീകരിക്കുന്നു. എങ്ങനെ? അതിൻ്റെ പ്രത്യേക സ്വരൂപം എന്താണ്? അതിൻ്റെ ആന്തരികമായ സ്വരൂപം എന്താണ്? അത് തത്വമാണെന്നേ പറയുന്നത്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഉപാധി ദ്വയ ഉപഹിതസ്യതു. ഈ രണ്ട് ഉപാധികളിലൂടെ ഉപഹിതമായിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ പ്രത്യേക ആത്മരൂപത്തിലിരിക്കുന്നു. സാധാരണ ഉപഹിതം എന്ന് പറയുന്നതിന് പ്രത്യേക ഒരർത്ഥമുണ്ട്. ശാസ്ത്രത്തിലുപയോഗിക്കുന്നു ഒന്ന് വിശിഷ്ടം, മറ്റൊന്ന് ഉപഹിതം. വിശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്നിരിക്കുന്നത് രണ്ടെണ്ണം. ഉപഹിതം എന്ന് പറഞ്ഞാൽ ചേരാതിരിക്കുന്നു. ആണ് രണ്ടും തമ്മിലെ വ്യത്യാസം ലളിതമായി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഞാനിപ്പോ കസേരയിലിരിക്കുന്നു. കസേരയിലിരിക്കുമ്പോൾ എനിക്ക് കസേരയെ ആശ്രയിച്ചേ ഇരിക്കാൻ പറ്റും. കസേര എന്ന് പറയുന്നതിൻ്റെ വളരെ ബലമായ ഒരാശ്രയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേര എന്ന് പറയുന്നത് എനിക്ക് ആധാരമായിരിക്കുന്നു. കസേരയിൽ ഞാൻ ആധേയമായിട്ടിരിക്കുന്നു. രണ്ടും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ ദൃഢമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കസേര നീക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാക്കും ഞാൻ എവിടെയായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഈ ആശ്രയഭാവം എന്ന് പറയുന്നത് വളരെ ദൃഢമാണ്. ഇതിനെ ഈ ഇരുത്തം എന്ന് പറയുന്നത് ഇതിനെ ശക്തമായി ആശ്രയിക്കാതെ പറ്റത്തില്ല. ഇത് രണ്ടും തമ്മിൽ ദൃഢമായ ഒരു ബന്ധമുണ്ട്. ദൃഢമായിട്ടിരിക്കുകയാണ്. എനിക്കിതിനെ ആശ്രയിച്ചേ പറ്റൂ, ഇരിക്കണമെങ്കിൽ ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ ഇവിടെ എന്ത് പറയും? ഞാൻ വിശിഷ്ടനായിരിക്കുന്നു എന്ന് പറയും. കസേരയോട് എന്നുവെച്ചാൽ ദൃഢമായ ഒരു ബന്ധത്തിലിരിക്കുന്നു. അങ്ങനെ പറയും അത് സംയോഗത്തിലിരിക്കുന്നു എന്ന് പറയും. ഇവിടെ ഉപാധികളെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും പറയുമ്പോൾ ഇങ്ങനെ ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഉപാധികളാൽ തത്വം ഉപഹിതമായിരിക്കുന്നു, ബന്ധമില്ലാതിരിക്കുന്നു. ഇവിടെ എന്തുകൊണ്ട് ഇത് വിശിഷ്ടമായിരിക്കുന്നു? കാരണം ഇത് രണ്ടിൻ്റെയും സ്വഭാവം ഒന്നാണ്. കസേര എന്ന് പറയുന്നത് ജഡമായ ഒന്നാണ്, പഞ്ചഭൂതാത്മകമായ ഒന്നാണ്. ഈ ശരീരം എന്ന് പറയുന്ന അതും അതുപോലെ ജഡമായ ഒരു വസ്തുവാണ്. ഇതിനെ ദ്രവ്യം എന്ന് പറയാം. കസേരയും ഒരു ദ്രവ്യം എന്ന് പറയാം. രണ്ട് ദ്രവ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇതുപോലെയാണ്. അത് വിശിഷ്ടമാണ് എന്ന് പറയും. അത് നേരെ വിപരീതമാണ് ഉപഹിതം. സാർ നമ്മൾ പറയാറുണ്ടല്ലോ താമരയിലയിലെ വെള്ളം എന്ന് പറയുന്നു. താമരയിലയിൽ വെള്ളമുണ്ടെങ്കിലും അതുകൊണ്ട് താമരയില നനയുന്നില്ല, അതാണ് അവിടുത്തെ വിശേഷത. അതുപോലെ എന്ന് പറയാം. അതിലും എന്താണ്, വെള്ളം അവിടെ ഉണ്ട്. വെള്ളം താമര ഇലയിൽ ഇരിക്കുമ്പോൾ അത് അതിനെ ആശ്രയിക്കുന്നുള്ളൂ, നനയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ആശ്രയവുമില്ല. സ്ഫടികത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. സ്ഫടികവും അതിനുള്ള ലോഹിത വർണ്ണവും അതിൻ്റെ ഉദാഹരണം പറഞ്ഞു. സ്ഫടികത്തിൽ ലോഹിത വർണ്ണം അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ലോഹിതം എന്ന് വെച്ചാൽ ചുവപ്പ്. അതിൻ്റെ മുമ്പിലിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ആ ചെമ്പരത്തിപ്പൂ ഒരിക്കലും സ്ഫടികത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നു. ഞാൻ കസേരി ഇരിക്കുന്ന പോലെയല്ല, അതിന് സ്ഫടികത്തിൻ്റെ പുറത്തിരിക്കണമെന്നില്ല. സമീപത്ത് എവിടെയെങ്കിലും ഇരുന്നാലും മതി, സ്ഫടികം ചുവപ്പ്. അപ്പോൾ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പും ആ സ്ഫടികത്തിന്റെ ചുവപ്പും തമ്മിലുള്ള ബന്ധം എന്താ? ഇതുപോലെയല്ല. ആ ബന്ധത്തെ വിശദീകരിക്കാൻ വേണ്ടി പറയുന്നു എന്താണോ, ആ സ്ഫടികത്തിലുള്ള ചുവന്ന നിറത്തിന് സ്ഫടികം ഒരു ഉപാധി മാത്രമാണോ? എന്റെ ഇരിപ്പിന് ഒരു കസേര പോലെ അല്ല അത്. ഇതുപോലെയുള്ള ഒരു ആശ്രയ ആശ്രയഭാവം അവിടെ ഇല്ല. ആ വർണ്ണത്തിന് ചെമ്പരത്തി പൂ അടുത്തുണ്ട്, പക്ഷെ ആ സ്ഫടികത്തിൽ കാണുന്ന വർണ്ണത്തിന് സ്ഫടികമെന്ന് പറയുന്നത് എന്താണ്? കേവലം ഒരു ഉപാധി മാത്രമാണ് കാണുന്നുണ്ട്. സ്ഫടികമെന്ന് പറയുന്നത് അത്യന്ത സ്വച്ഛമാണ്. അതിൽ ചുവപ്പുമില്ല, പച്ചയില്ല, വർണ്ണങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ സ്ഫടികം എന്ന് പറയുന്നത്. അത് വർണ്ണരഹിതമാണ്, പക്ഷേ അത് ചുവന്നിരിക്കുന്നു, അത് ചുവപ്പ് വന്നു. അപ്പോൾ അതിൽ ഒരു ചുവപ്പ് പ്രത്യക്ഷപ്പെടുന്നതിന് സ്ഫടികം എന്താ? അത് ആ ചുവപ്പ് വർണ്ണം കാണുന്നതിന് അതൊരു ഉപാധിയാണ് സ്ഫടികം. ചെമ്പരത്തിയോ അതും ഒരു ഉപാധിയാണ്. ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന ഒരു ഉപാധിയാണ്, കാരണം ആ ചെമ്പരത്തി അവിടെ ഉള്ളതുകൊണ്ടാണ് സ്ഫടികത്തിൽ ആ വർണ്ണം വന്നത്. അതില്ലെങ്കിൽ അത് വരുമോ? എന്നാൽ ആ ചെമ്പരത്തിപ്പൂവും സ്ഫടികവുമായിട്ടൊരു ബന്ധമില്ലതാണ്. രണ്ടു തരത്തിലും പറയും. ആ സ്ഫടികത്തെ ഒരു ഉപാധിയായിട്ട് പറയും. എന്തുകൊണ്ട് സ്ഫടികത്തെ ഒരു ഉപാധിയായി പറയുന്നു? അതാ വർണ്ണത്തെ സ്വീകരിച്ചതുകൊണ്ട്. അതിന് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ട്. പക്ഷെ എന്താ അവിടെ ഇതെല്ലാം സംഭവിക്കുന്നതിന് കാരണം? അവിടെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത് ചെമ്പരത്ത് തന്നെയാണ്, കാരണം അത് അടുത്ത് വന്നതുകൊണ്ടാണ്. അവിടെ മുഖ്യമായ ഉപാധി എന്ന് പറയുന്നത് എന്താണോ? ആ ചെമ്പരത്തി പൂവാണ്. ഇവിടെ എന്ത് പറയും? ആ സ്ഫടികത്തിൽ വർണ്ണം വന്നതുകൊണ്ട് ചെമ്പരത്തി പൂവാകുന്ന ഉപാധി കൊണ്ട് ആ സ്ഫടികം ഉപഹിതമായെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായി താല്പര്യം? ആ ചെമ്പരത്തിയുമായിട്ട് യാതൊരു തരത്തിലുള്ള സംബന്ധവും ഇല്ലാതെ തന്നെ, അത് വളരെ ദൂരെ ഇരിക്കുക തന്നെ, അതിൻ്റെ വർണ്ണത്തെ അത് സ്വീകരിച്ചു. അതാണ് ഉപഹിതം എന്ന് പറയുന്നത്. അതിന് സ്ഫടികത്തിനൊരു പങ്കുണ്ട്. അവനാണ് പറഞ്ഞത് ഒരു തരത്തിൽ അത് ഉപാധിയാണ്, കാരണം അതിനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഗതികേട്. അതിൻ്റെ സമീപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിച്ചു പോകും. എന്നാൽ ഇതിന് കാരണക്കാരനാരാണ്? അടുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂ. അപ്പോൾ ചെമ്പരത്തിപ്പൂവിനെ ഉപാധിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്ഫടികമെന്ന് പറയുന്നത് എന്തായി? ചെമ്പരത്തിപ്പൂവിൻ്റെ വർണ്ണം കൊണ്ട് ഉപഹിതമായി അപ്പൊ സ്ഫടികത്തിന്റെ സ്ഥാനത്ത് ആത്മാവിനെ എടുക്കുക. അതെന്ത് ചെയ്തു? പ്രാണധർമ്മം കൊണ്ടും പ്രജ്ഞാധർമ്മങ്ങൾ കൊണ്ടും ഉപഹിതമായി. അങ്ങനെ ഉപഹിതമായതുകൊണ്ടാണ് ഇവിടെ ചൈതന്യം എന്താണ് പ്രത്യേക ആത്മാവായിരിക്കുന്ന ഈ പ്രാണന്റെയും പ്രജ്ഞാത്മാവിന്റെയും ആന്തരികമായ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം, അത് സ്വയം തന്നെ തന്നെ അറിയുന്ന എങ്ങനെ? ഞാൻ പ്രജ്ഞയാണ്, ഞാൻ പ്രാണനാണ് എന്നറിയുന്നത്. അല്ലെങ്കിൽ എന്നിൽ പ്രാണനുണ്ട്, അല്ലെങ്കിൽ എന്നിൽ പ്രജ്ഞ ഉണ്ട്. ഇപ്പോൾ സ്ഫടികം ചൈതന്യമാണെങ്കിൽ സ്ഫടികത്തിന് പറയാൻ എന്താണ്? ദാ എന്നിൽ ചുവപ്പ് നിറമുണ്ട്. അല്ലെങ്കിൽ സ്ഫടികത്തിന് പറയാൻ എന്താണ്? ഞാൻ ചുവപ്പാണ്. അത് ചൈതന്യമല്ലാത്തതുകൊണ്ട് അതിനങ്ങനെ പറയാൻ കഴിയുന്നില്ല. പക്ഷെ അങ്ങനെ അത് പറയുമ്പോഴും എന്താണ്? അത് ഉപഹിതമാണ്. എന്നുവെച്ചാൽ ആ ഉപാധിയുമായി അത് ദൂരെ ഇരിക്കുകയാണ്. ഞാൻ ഈ കസേരയിലിരിക്കുന്ന പോലെ വിശിഷ്ടമായിട്ടിരിക്കുകയാണ്, അകന്നിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? അസംഗമായിരിക്കുന്നു, ആത്മാവ് അസംഗമായിരിക്കുന്നു, അതിന് ബന്ധമില്ല. എന്നാൽ അതിന് സംഘം വന്നിരിക്കുന്നു, അതും പറയും. അസംഗമായിരിക്കുന്ന ആത്മാവിൽ സംഘം വന്നു, സ്വച്ഛമായിരിക്കുന്ന സ്ഫടികത്തിൽ ചുവപ്പ് വർണ്ണം വന്നു. അതാണ് ഉപഹിതം എന്ന് പറയുന്നതിന്റെ താല്പര്യം. അപ്പോൾ പറയും, വിശേഷണം കൊണ്ട് വിശിഷ്ടമാവും, ഉപാധി കൊണ്ട് ഉപഹിതമാകും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാനിതിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു വിശേഷണമായി, ഈ ഇരിപ്പിടത്തെ സംബന്ധിച്ച് ഞാനെന്ത് ചെയ്തു? വിശേഷണം കൊണ്ട് വിശിഷ്ടമായി. അപ്പോൾ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, പ്രജ്ഞ, പ്രാണൻ ഇതുമായിട്ട് എനിക്കിങ്ങനെ ഒരു വിശിഷ്ട ബന്ധമില്ല. അങ്ങനെ ഒരു വൈശിഷ്ട്യമില്ല എന്നെ. അതേസമയം എന്താണ്? ഇതുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. അതെന്താണ്? ഇതെല്ലാം കൊണ്ട് ഞാൻ ഉപഹിതനായി, ഇതെല്ലാം ദൂരെ നിൽക്കുക തന്നെ, ഇതിനോടൊന്നും വാസ്തവത്തിൽ എനിക്ക് സംഘമില്ലാതിരിക്കുക തന്നെ, ഞാൻ ഇതിനോടെല്ലാം സംഘത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ട് സ്വയം സ്വച്ഛനായിരുന്നിട്ട് എന്ത് പറയുന്നു? ഞാൻ വർണ്ണമുള്ളവനാണ്, രക്തവർണ്ണമുള്ളവനാണ് എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ എന്തായിരുന്നു? പ്രാണധർമ്മങ്ങൾ, പ്രജ്ഞാധർമ്മങ്ങൾ ഇതിനോട് എനിക്ക് യാതൊരു ബന്ധവുമില്ലാതിരുന്നിട്ടും ചൈതന്യരൂപനായ എനിക്ക് ചൈതന്യത്തിന് ഈ പ്രാണധർമ്മങ്ങളോടും പ്രജ്ഞാധർമ്മങ്ങളോടും ഉപഹിതനായതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ സുഖം ഉള്ളവനാണ്, ദുഃഖമുള്ളവനാണ്. അപ്പോ ഉപഹിതം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ്? വാസ്തവത്തിൽ ചൈതന്യം അസംഗമാണ്, വാസ്തവത്തിന് ചൈതന്യത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപഹിതം എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നത്. ഉപഹിതം എന്ന് പറയുമ്പോൾ അവിടെ കരുതുന്നത് എന്താണ്? അവിടെ ഒരു ഉപാധി ഉണ്ട്. ഉപാധി എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം എന്താണ്? അത് അകന്നിരിക്കുന്നതാണ്, വാസ്തവത്തിൽ ഒരു ബന്ധത്തെ സൃഷ്ടിക്കുന്നതല്ല. വാസ്തവത്തിൽ സ്വച്ഛമായിരിക്കുന്ന ചൈതന്യത്തിൽ ഇതിന് യാതൊരു തരത്തിലുള്ള വർണ്ണത്തെയും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. എന്നാലും അവിടെ അനുഭവപ്പെടുന്നു, ഞാൻ സുഖിയാണ്, ദുഃഖിയാണെന്ന്. പ്രാണധർമ്മങ്ങളെയും അന്ധകരണധർമ്മങ്ങളെയും വിശപ്പുള്ളവനാണ്, ദാഹമുള്ളവനാണ് എന്നിങ്ങനെയെല്ലാം താൻ അനുഭവിക്കുന്നതുകൊണ്ട് ഇതിനെ പറയുന്നത് എന്താണ്? ഇതെല്ലാം ആരോപിതമാണ്. എങ്ങനെയാണോ സ്ഫടികത്തിന് അതിൻ്റെ തനതായ സ്വന്തമായ വർണ്ണം സ്വച്ഛമായിരിക്കെ അതിൽ രക്തവർണ്ണത്തെ ആരോപിച്ചത്, ചുവപ്പ് വർണ്ണത്തെ ആരോപിച്ചത്, അതുപോലെ ഇവിടെ താൻ തൻ്റെ സ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്തമായിരിക്കെ ചൈതന്യം എന്നുള്ള നിലയ്ക്ക് അതിൽ തൻ്റെ സമീപത്തുള്ള ഉപാധികൾ അതുകൊണ്ട് ആ ഉപാധികളുടെ ധർമ്മത്തെ തന്നിലേക്ക് ആരോപിച്ചിട്ട് താൻ സുഖിയാണ് ദുഃഖിയാണ് എന്ന് പറയുന്നു. അപ്പോ മുമ്പ് പറഞ്ഞിടത്ത് എന്താണ് സ്ഫടികത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. മേശപ്പുറത്ത് സ്ഫടികം ഇരിക്കുന്നു, അതേ മേശപ്പുറത്ത് തന്നെ ചെമ്പരത്തിയും ഇരിക്കുന്നു, പുഷ്പം അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ ഒരധികരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് തന്നിൽ അവിടെ സ്ഫടികത്തിൽ ചുവപ്പ് നിറം കാണുന്നു, ആരോപിക്കുന്നു എന്ന് പറയുന്നു. സ്വച്ഛമായ സ്ഫടികത്തെ ചുവപ്പെന്ന് പറയുന്നു. അവിടെ ആരോപണം സംഭവിക്കും. ഇവിടെ ഏത് അധികരണത്തിലിരിക്കുമ്പോഴാണ് ഈ ചൈതന്യത്തിനും ഈ പറയുന്ന ഉപാധികൾക്കും തമ്മിൽ ഈ ബന്ധമുണ്ടായിട്ട് ചൈതന്യത്തിൽ ഉപാധി ധർമ്മങ്ങൾ ആരോപിക്കുന്നത്? അതെങ്ങനെ മനസ്സിലാക്കും? ഇവിടെ അധികരണം എന്ന് പറയുന്നത് ചൈതന്യം തന്നെയാണ്. സ്ഫടികത്തിനും പുഷ്പത്തിനുമാണെങ്കിൽ വേറൊരു അധികരണം വേണം, മേശ വേണം. ഇവിടെ ഈ ചൈതന്യത്തിനും ഉപാധികൾക്കും അധികരണമായിരിക്കുന്നത് ചൈതന്യം തന്നെ. അതെങ്ങനെ? അത് മനസ്സിലാക്കണമെങ്കിൽ സ്വപ്നത്തെ മനസ്സിലാക്കും. സ്വപ്നത്തിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഏകമായിരിക്കുന്ന ചൈതന്യത്തിൽ ദൃഷ്ടാവിൽ ദൃശ്യങ്ങൾ വരുന്നു. അവിടെ എന്താ വേറിട്ടൊരു ശരീരമുണ്ടോ? ഇല്ല. അവിടെ ഇപ്പോ മനസ്സിലാക്കുന്ന എന്താണ്? ഇവിടെ ദൃഷ്ടാവായിരിക്കുന്ന അല്ലെങ്കിൽ സർവസാക്ഷിയായിരിക്കുന്ന ഈ ചൈതന്യം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ചൈതന്യം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ എന്ത് ഇതുണ്ടായി? ശരീരമുണ്ടായി, പ്രാണനുണ്ടായി, പ്രജ്ഞയുണ്ടായി, സുഖദുഃഖാദി അനുഭവങ്ങളുണ്ടായി. ഇതെല്ലാം എവിടുന്ന് സംഭവിച്ചു? ആ ഏകമായ ദൃഷ്ടാവായിരുന്ന ചൈതന്യത്തിൽ പ്രകടമായെന്ന് പറയേണ്ടി വരും, വേറൊന്നുമില്ല. ആ ചൈതന്യത്തിൽ തന്നെ അത് പ്രകടമായി. അപ്പൊ എന്തായി? അതെല്ലാം ചൈതന്യത്തിൽ തന്നെ പ്രകടമായിട്ട് അത് ചൈതന്യത്തിന് തന്നെ ഉപാധികളായി മാറി. ഉപാധികളായി മാറിയപ്പോഴോ ചൈതന്യം ആ ഉപാധികളെ കൊണ്ട് ഉപഹിതമായി. ഉപഹിതം എന്ന് പറയുന്നത് അവിടെ വ്യക്തമായി. എന്തുകൊണ്ട് ആ ചൈതന്യം കൊണ്ട് ഉപഹിതമായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? കാരണം അതേ ചൈതന്യം തന്നെ ഇവിടെയുണ്ട്, ഉപാധികളൊന്നും ഇവിടെയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഉപാധി ഇവിടെയില്ല. അവിടെ ഉണ്ടായിരുന്ന മനസ്സില്ല, അവിടെ ഉണ്ടായിരുന്ന കർണങ്ങളില്ല, അവിടെയുള്ള ശരീരമില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ഈ ചൈതന്യത്തിന് ആ ഉപാധികളുമായി വാസ്തവത്തിലുള്ള ഒരു ബന്ധമില്ല. എന്തുകൊണ്ട്? ഇവിടെ ചൈതന്യം അവശേഷിക്കുന്നു, ഉപാധികളില്ല. അതാണ് ഉപാധിയും വിശേഷണവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ജാഗ്രത വന്നപ്പോൾ ആ ചൈതന്യമുണ്ട്, അത് തന്നെ താൻ. എന്തു പറയുന്നു? സ്വപ്ന ദൃഷ്ടാവായിരുന്ന ഞാൻ തന്നെയാണ് ഇവിടെ ജാഗ്രതയിൽ ഇതെല്ലാം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണല്ലോ അനുഭവം. അപ്പൊ ദൃഷ്ടാവായ തന്നെക്കുറിച്ചുള്ള അനുഭവമാണ് സ്വപ്നത്തിലെ ആ ചൈതന്യത്തെക്കുറിച്ചുള്ള തന്റെ അറിവ്. അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ എന്താണ്, എന്താണ് ഉപാധി, ചൈതന്യം എങ്ങനെ ഉപഹിതമായി. അവിടെയും താൻ അനുഭവിച്ച സുഖവും ദുഃഖമല്ല. ഈ ജാഗ്രതയിൽ എങ്ങനെയാണോ സുഖവും ദുഃഖവും അനുഭവിക്കുന്നത് അതേപോലെ സ്പഷ്ടമായി സുഖദുഃഖാദികൾ കാമക്രോധാദി വികാരങ്ങളെല്ലാം അനുഭവിച്ചു. പക്ഷെ അവിടെ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? ചൈതന്യം അവയാൽ ഉപഹിതമായി, അത്രയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ ഒന്നും സംഭവിച്ചില്ല. ഉപഹിതമായി എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം അതാണ്. വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ എന്തുകൊണ്ട് താനവിടെ സുഖിയുമായില്ല ദുഃഖിയുമായി? വാസ്തവത്തിൽ തനിക്കവിടെ കർണങ്ങളോ ഇന്ദ്രിയങ്ങളോ ഒന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട് വാസ്തവത്തിൽ ഉണ്ടായില്ല എന്ന് പറയുന്നു? ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെയും അത് തന്നെ കാണുമായിരുന്നു. അവിടെ ഞാൻ സ്ത്രീയായിരുന്നു, ഇവിടെ ഞാൻ പുരുഷനാണ്, അവിടെ മൃഗമായിരുന്നു, ഇവിടെ മനുഷ്യനായി. തിരിച്ച് സംഭവിക്കാം. അപ്പൊ അവിടെ എന്താണോ സംഭവിച്ചതെന്ന് വാസ്തവത്തിൽ സംഭവിച്ചതല്ല. അപ്പോൾ അവിടെ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതെല്ലാം ഉപാധികളാണ്. അവിടെ ചൈതന്യത്തിന് എന്തൊക്കെയാണോ സംഭവിച്ചത് ഉപഹിതമാണ്. ഇത് വ്യക്തമായി ധരിക്കുന്നു. ഇത് എന്തുകൊണ്ട്? നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി വിശദീകരിക്കുകയാണ്. ആ കഥ പറയുന്നതല്ല. അദ്വൈതം എന്ന് പറയുന്ന കഥപഥ പറച്ചിലല്ല. ശ്രുത്യാദേഹ അനുഭവാദേഹ പ്രമാണം ഭാഷകാരൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ശ്രുതി മാത്രമല്ല ഇവിടെ പ്രമാണമായിരിക്കുന്നത്, അനുഭവം. സാധാരണ ദാർശനികന്മാരൊന്നും അനുഭവത്തെ പ്രമാണമാക്കാറില്ല. അതുകൊണ്ട് അത് പറയും പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി, ഇങ്ങനെയൊക്കെ പ്രമാണങ്ങളെ കുറിച്ച് പറയും. അദ്വൈതി എന്താ പറയുന്നത്? അതിൻ്റെ ഒന്നും പിറകെ പോയിട്ട് കാര്യമില്ല, അതിനെ പ്രമാണമായി സ്വീകരിക്കാം. പക്ഷേ ഇവിടെ പറയുന്ന പരമാർത്ഥ തത്വത്തിൻ്റെ ബോധത്തിന് പ്രമാണ അനുഭവമാണ്. അപ്പോൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നുള്ള ഈ അനുഭവം ഉണ്ടെങ്കിൽ വേറെ അനുഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മൂന്ന് അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് പരമാർത്ഥം. പക്ഷെ അത് വിചാരം ചെയ്യേണ്ടി വരും. കാട് കയറി വിചാരം ചെയ്തിട്ടും കാര്യമില്ല. വിചാരം എന്ന് പറയുന്നത് നിർണയത്തിലെത്തിച്ചേരണം. വിചാരം നിർണയത്തിലെത്തിച്ചേരണം. അതും ഭാഷകാരൻ പറയുന്നതാണ് വിചാര അധ്യവസായ നിർവൃത്താഹി ബ്രഹ്മാവഗതി. ജഗസൂത്രയൊക്കെ പഠിച്ച ഓർമ്മ വേണം എന്താണെന്നുള്ളത്. അതവിടെ കേട്ട് അവിടെ കളഞ്ഞു, പിന്നെ ഇവിടെ വന്ന് ഇത് കേട്ട് ഇതും കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പ്രയോജനമൊന്നുമില്ല. വിചാരത്തിലൂടെ എന്ന് വെച്ചാൽ മനനത്തിലൂടെ, അധ്യവസായത്തിലൂടെ, നിധ്യാസനത്തിലൂടെ നിർവൃത്തമാകുന്നതാണ്. അതിലൂടെ എല്ലാം രൂപപ്പെട്ടു വരുന്നതാണ് നിരന്തരമായ വിചാര നിധിധ്യാസനം എന്ന് വെച്ചാൽ അധ്യവസായം എന്ന് വെച്ചാൽ നിശ്ചയം. അതിലൂടെ നിർവൃത്തമാകുന്നതാണ്. അതിലൂടെ ഒരുവനിന് രൂപപ്പെട്ടു വരുന്ന ഒന്നാണെന്ത്? ബ്രഹ്മാവഗതി, ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ അതിന് എന്താണ് ഈ അനുഭവം മതി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്ന് അനുഭവം മതി. ഈ മൂന്ന് അനുഭവത്തെ ആശ്രയിച്ചുള്ള വിചാരം മതി. അതിനു വേണ്ടിയിട്ടാണ് ഇത് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ സ്വപ്നത്തെ ആശ്രയിച്ച് വിചാരം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉപാധി, എന്തുകൊണ്ടാണ് ആത്മാവിനെ ഉപഹിതം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാകും. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉപാധി ദ്വയ ഉപഹിതസ്യത്വം? അത് പറഞ്ഞപ്പോഴാണ് ഇത് വിശദീകരിച്ചത്. ഈ രണ്ട് ഉപാധികളിലൂടെ ഉപഹിതമായിരിക്കുന്ന എന്ത്? പ്രത്യേകാത്മന, പ്രത്യേക സ്വരൂപം. അപ്പോൾ എങ്ങനെയാണ് താൻ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന താൻ ഉപഹിതനായിരിക്കുന്നതെന്ന് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ജാഗ്രതത്തിലും അതുപോലെ തന്നെ എന്താണ് പ്രാണനും പ്രജ്ഞയും കൊണ്ട് താൻ ഉപഹിതനായിരിക്കുന്നു. സുഷുപ്തിയിലോ അവിടെ താൻ നിരുപാധികനായിരിക്കുന്നു. അവിടെ താൻ നിരുപാധികനായിരിക്കുന്നത് കൊണ്ടാണ് അവിടെ അനുഭവമില്ലാത്തത്. ഒരനുഭവമില്ല. ഉറക്കത്തെ കുറിച്ച് നമ്മളെന്താ പറയുന്നത്? ഒന്നും അറിഞ്ഞില്ല. എന്തെങ്കിലും ഒരു ഉപാധി തൻ്റെ മുമ്പിൽ പ്രകടമായെങ്കിൽ അവിടെ തന്നെ അതിനെ അറിഞ്ഞനെ. അത് ഈ ബുദ്ധിയുടെ ഒരു വിശേഷതയാണ്, ചൈതന്യത്തിൻ്റെ. കള്ളൻ വന്നു കഴിഞ്ഞാൽ പിടിക്കും. കള്ളനെ പിടിക്കുന്ന പോലീസാണ്. അതിൻ്റെ മുമ്പിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിന് വിഷയമാകാതിരിക്കാൻ പറ്റത്തില്ല. അത് ചൈതന്യത്തിൻ്റെ സ്വഭാവമാണ്. ജാഗ്രതത്തിൽ എന്ത് വരുന്നു? ഇതെല്ലാം പ്രകടമാകുന്നു. പ്രജ്ഞയും പ്രാണനും ശരീരവും ഉടൻ തന്നെ അതിനെല്ലാം അത് ഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കും? കാരണം ഗ്രഹണം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവമാണ്. ഏതുപോലെ അഗ്നിയെപ്പോലെ അഗ്നിയുടെ മുമ്പിൽ ദാഹ്യമായ ദാഹയോഗ്യമായ ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നാളെ ദഹിപ്പിക്കാമെന്ന് അഗ്നിക്ക് വിചാരിക്കാൻ പറ്റില്ല. അത് ദാഹ്യമായിരിക്കണം എന്ന് വെച്ചാൽ ദാഹയോഗ്യമായിരിക്കണം. അതിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ദഹിപ്പിച്ചേ അടങ്ങും. എന്തുകൊണ്ട്? അതതിൻ്റെ സ്വഭാവമാണ്. കാരണം അതിൻ്റെ നിലനിൽപ്പ് തന്നെ ആ ദഹന പ്രക്രിയയെ ആശ്രയിച്ചിട്ടാണ്. അല്ലെങ്കിൽ അഗ്നിയില്ല, വിറകിനെ ദഹിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അഗ്നിയുണ്ടോ? അപ്പോൾ ജ്ഞാനത്തിൻ്റെ സ്വഭാവം തന്നെ എന്താണ്? വിഷയങ്ങളെ വിഷയീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് അതിന് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ വിഷയങ്ങൾ അതിൻ്റെ മുമ്പിൽ യോഗ്യമായ വിഷയങ്ങളെന്ന് പറയേണ്ടി വരും, അതിൻ്റെ മുമ്പിൽ പ്രകടമാകുന്നത്, അപ്പോൾ അതിനെ അത് പ്രകടമാക്കി തന്നെ ഇരിക്കും. ജാഗ്രത്തിലും സ്വപ്നത്തിലും എല്ലാം എന്ത് വരുന്നു? അതിൻ്റെ മുമ്പിൽ യോഗ്യമായ വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് അതിനെയെല്ലാം പ്രകടമാക്കുന്നു. അതിനു മുമ്പിൽ ജ്ഞാനം വരുന്നു, അജ്ഞാനം വരുന്നു, എന്തു വന്നാലും പ്രകടമാക്കും. എന്ന് പറഞ്ഞാൽ ജാഗ്രത്തിൽ എന്തിനെയൊക്കെയാണ് അറിവ് പ്രകടമാക്കുന്നത്, അതിനെ രണ്ടായി വിഭജിക്കാം. അത് അറിവിനെയും പ്രകടമാക്കുന്നു, അറിവില്ലായ്മയും പ്രകടമാക്കുന്നു. രണ്ടിനെയും അത് പ്രകടമാക്കും. സ്വപ്നത്തിലും അതങ്ങനെ ജ്ഞാനത്തെയും അജ്ഞാനത്തെയും അത് പ്രകടമാക്കുന്നു. സുഷുപ്തിയിലോ ഇത് രണ്ടും അവിടെ പ്രകടമാണ്. ഞാൻ രണ്ടിനെയും പ്രകാശിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് ആണ് ബ്രഹ്മാനന്ദ പറഞ്ഞത്? ഏകഹ കേവലോ അദ്വൈതഹ. അവിടെ ഏകനാണ്, കേവലനാണ്, അദ്വൈതനാണ്, അദ്വിതീയനാണ്, രണ്ടാമതൊന്നില്ല. അപ്പോൾ അവിടെ ഉപാധികളില്ല, അതുകൊണ്ട് അത് ഉപഹിതനല്ല. ജാഗ്രത സ്വപ്നം പോലെ. അതുകൊണ്ട് പറയുന്നു എന്താണ്? ചൈതന്യം നിരുപാധികമാണ്. അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? നിരുപാധികമാണ്. അതിന് യാതൊരു ഉപാധികളുമില്ല. സുഷുപ്തിയിൽ അത് സഹജമായ സ്ഥിതി, ജാഗ്രതയിൽ അത് വിചാരം കൊണ്ട് മനസ്സിലാക്കും. എങ്ങനെ? സ്വപ്നത്തെ ഒരു ദൃഷ്ടാന്തമായി സ്വീകരിച്ചുകൊണ്ട് വിചാരം ചെയ്യും, മനസ്സിലാക്കും. എങ്ങനെ? ചൈതന്യം ഉപഹിതമായിരിക്കുന്നു, അതിന് ഉപാധിദ്വയ ഉപഹിതസ്ഥിതു പ്രത്യേകാത്മന. ഉപാധിദ്വയത്താൽ ഉപഹിതമായിരിക്കുന്ന പ്രത്യേകാത്മാവിന് സ്വരൂപേണ അഭേദ. ആ പ്രത്യേകാത്മാ സ്വരൂപം അഭേദമാണ്. അതാണ് പറഞ്ഞത് ഏകഹ കേവലോ അദ്വിതീയ എന്നെല്ലാം പറയുന്ന അങ്ങനെയാണ്. ഉപഹിതമായ ചൈതന്യത്തിൽ ഭേദങ്ങളൊന്നുമില്ല. അത് ജാഗ്രതയിലായാലും ശരി, സ്വപ്നത്തിലായാലും ശരി, തൻ്റെ സ്വരൂപമായിരിക്കുന്ന അത് സ്വരൂപം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകാത്മനഹ എന്ന് പറഞ്ഞു. പ്രത്യേകാത്മസ്വരൂപം, പ്രത്യേക സ്വരൂപം, ആന്തരികമായ ആ സ്വരൂപം, അതിൽ സ്വരൂപേണ, ആ സ്വരൂപത്തിൽ അഭേദ. ഈ പറയുന്ന ഉപാധി ഭേദങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. ആ സ്വരൂപത്തിലുള്ള അഭേദത്തെയാണ് പറയുന്നത് സർവാത്മഭാവം, സർവാത്മജ്ഞാനം എന്ന് പറയുന്നു. സർവാത്മഭാവം എന്ന് പറയുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഭാവവ്യത്യാസം വരുന്നു എന്നുള്ള സർവാത്മഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? സർവാത്മത്വം എന്നാണ്. സർവാത്മത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർവാത്മസ്വരൂപം. ആ സർവാത്മസ്വരൂപം എന്തിനു ബോധിക്കുന്നു? സർവാത്മസ്വരൂപം എന്നുള്ള ജ്ഞാനത്തിന് വേണ്ടി. അപ്പൊ സർവാത്മഭാവം എന്ന് പറഞ്ഞാൽ എന്തായി? സർവാത്മബോധം. അതാണ്, അതിനാണ് സർവാത്മ എന്ന് പറയുന്നത്. അതെന്താണ്? അതാണ് അവിടെ പറയുന്നത് സ്വരൂപേണ അഭേദം. അതെല്ലാം വ്യക്തമായി തന്നെ ധരിക്കും. സിനിമ കണ്ടതുപോലെ ആവരുത്. പിന്നെ ഓർത്ത് നോക്കിയാൽ മുഴുവൻ കിട്ടത്തില്ല, കുറച്ചൊക്കെ കിട്ടും. മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ ഓർക്കാൻ പറ്റും, എല്ലാവരും ഓർക്കാൻ പറ്റത്തില്ല. അതുപോലെ ആവരുത്. എന്താണോ നമ്മൾ ധരിക്കുന്നത് അത് വ്യക്തമായി തന്നെ ധരിക്കുന്നു. വ്യക്തമായി നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി അതിനെ മറ്റൊരാളെ ധരിപ്പിക്കാനും കഴിയും. വ്യക്തമായി ധരിച്ചില്ലെങ്കിൽ ബബ്ബബ്ബെന്നാകും. ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ധരിപ്പിക്കാൻ പറ്റില്ല. ഋഷി എന്താണ് അതിനെ വ്യക്തമായി ബോധിച്ചത്? വ്യക്തമായി ബോധിപ്പിക്കുന്നു. ഭാഷകാരൻ എന്താ ചെയ്യുന്നത്? വ്യക്തമായി ബോധിച്ചതിനെ വ്യക്തമായി ബോധിപ്പിക്കുന്നു. അതാണ് വിദ്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അതിനെ വ്യക്തമായി ധരിക്കുക, വ്യക്തമായി ബോധിപ്പിക്കുക. യാതൊരു തരത്തിലുള്ള വിപര്യത്തിനോ അജ്ഞാനത്തിനോ സംശയത്തിനോ ഇടമില്ല. എന്തുകൊണ്ടാണ് ഈ തത്വത്തെ കുറിച്ച് പറയുന്നത്? സ്വതസിദ്ധമാണ്, അത് സ്വയം പ്രകാശമാണ്. പിന്നെ അതിലെങ്ങനെയാ? സ്വപ്രകാശ് പുത്തോ വിദ്യ, സ്വപ്രകാശമായിരിക്കുന്നതിൽ പിന്നെ എങ്ങനെയാണ് അവിദ്യയുടെ ഭാവങ്ങൾ വരുന്നത്? അവിദ്യയുടെ ഭാവങ്ങളൊന്നും വരുന്ന അജ്ഞാന സംശയ വിപര്യങ്ങൾ എങ്ങനെ അവിടെ വരും? വരാൻ വഴിയില്ലെന്നാണ്. അതാണ് വിദ്യയുടെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടിവിടെ അതിനെ വ്യക്തമാക്കുകയാണ്. ഉപാധി ദ്വയ ഉപഹിതസ്യ പ്രത്യേകാത്മന സ്വരൂപേണ അഭേദ ഇത്യത. അതുകൊണ്ട് അവസാനം പറഞ്ഞു, പ്രാണയവ പ്രജ്ഞാത്മാ, പ്രാണയവ പ്രജ്ഞാത്മാ ഇത്യ ഏകീകരണം അവിരുദ്ധം. പിന്നെ ചിലർക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പിടിക്കത്തില്ല. ഞാനിപ്പോ ഈ പറയുന്ന പോലെ എന്നുവെച്ചാൽ കടുത്ത സംസ്കൃതത്തിൽ പറയുന്നു, വളഞ്ഞു തിരിഞ്ഞൊക്കെ പറയുന്നു. അങ്ങനെയുള്ള രീതികളുമുണ്ട്. അതിനാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത്. പണ്ഡിതന്മാരുടെ വിചാര രീതികളുണ്ട്. അത് ഞാനീ പറയുന്നതായിരുന്നു. പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന രീതികളുണ്ട്, പ്രക്രിയകളെന്ന് പറയും. അത് വേറെ രീതിയാണ്. അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ഡിതന്മാർക്ക് തന്നെ മനസ്സിലാകത്തില്ല. അപ്പൊ പാമരന്മാരടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് പറയുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ച്, അനുവചനീയമായ അദ്വൈത തത്വത്തെ സംബന്ധിച്ച് ഒരാളൊരു ഗ്രന്ഥം എഴുതി. ഒരു സാക്ഷാത് പണ്ഡിതൻ. എന്നിട്ട് ആ ഗ്രന്ഥവും കൊണ്ട് പണ്ഡിതന്മാരുടെ ഇടയിലെല്ലാം നടന്നു. ആർക്കും മനസ്സിലാകുന്നില്ല, ഒരു പണ്ഡിതനും മനസ്സിലാകുന്നില്ല. അതിന് പാണ്ഡിത്യത്തിൻ്റെ ഒരു ദോഷം, ഒരു പണ്ഡിതനും അത് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ ശൈലിയല്ല. ഇത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീഹർഷൻ. അപ്പൊ അത് വേറെ, അതിന്റെ ശൈലി വേറെ, പറയുന്ന രീതി വേറെ. അത് പറയുന്നവന് ഗ്രഹിക്കാൻ പ്രയാസമാണ്, കേൾക്കുന്നവനും ഗ്രഹിക്കാൻ പറയുന്നത്. പക്ഷെ അദ്വൈതം അങ്ങനെ പറയണമെന്നാണ് ചിലരുടെയൊക്കെ പിടിവാശി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ പണ്ഡിതൻ എന്നുള്ള ഒരു അംഗീകാരം ലഭിക്കത്തുള്ളൂ. പക്ഷെ ശങ്കരാചാര്യ പണ്ഡിതൻ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരർത്ഥമല്ല പറഞ്ഞിരിക്കുന്നത്. പണ്ഡ ആത്മവിഷയ ബുദ്ധി തദസ്യ അസ്ഥീതി പണ്ഡിത. ഏതൊരുവനാണോ ഈ തത്വത്തെക്കുറിച്ചുള്ള ബോധമുള്ളത് അവനാണ് പണ്ഡിതൻ. അപ്പോൾ തത്വത്തെക്കുറിച്ച് പറയുമ്പം തത്വത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടി പറയണം. അങ്ങനെ പറയുന്നതിന് ഏത് ഭാഷയും മതി, പാണ്ഡിത്യത്തിന്റെ ഭാഷ വേണമെന്നില്ല. സംസ്കൃത ഭാഷയെ സാമാന്യമായ പരിചയമുള്ളവർക്കറിയാം. നമ്മുടെ ഭാഷകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ലളിതമായ ഭാഷയാണ്. ലളിതമായ ഭാഷ എന്ന് പറഞ്ഞാൽ മറ്റ് പണ്ഡിതന്മാരുടെ ഭാഷയെ അപേക്ഷിച്ച് ലളിതമാണ്. മറ്റു പണ്ഡിതന്മാരുടെ ശൈലി അപേക്ഷിച്ചത് വളരെ സരളവുമാണ്. പക്ഷേ പണ്ഡിതന്മാർക്ക് ഇത് പോരാതെ വന്നു. അവരിതിനെ മാറ്റി വലിയ പാണ്ഡിത്യത്തിന്റെ ഭാഷയിൽ പിന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത് വളരെ ദുർഗ്രഹമായി പോയി. ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയിലൊക്കെ ജീവിച്ചു. ഇന്ന് അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവര് പലരും ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ അത്തരം ദുർഗ്രഹങ്ങളായിരിക്കുന്ന ഭാഷയെ മനഃപ്പാഠം ചെയ്യുകയും എന്നാലേ അദ്വൈതം ആകുമെന്ന അവർ കരുതുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന അദ്വൈത ബോധം അതിൽ നിന്നുണ്ടാകത്തില്ല. അതുകൊണ്ട് അത്തരം ഗ്രന്ഥങ്ങളുടെ പേര് കേട്ട് പേടിച്ചു പോലും. പിന്നെ അതുകൊണ്ട് ന്യൂനത വിചാരിക്കുന്നു, അത്തരം വളരെ വെയിറ്റുള്ള ഗ്രന്ഥങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടി വരും എന്ന് വെച്ചാൽ മനഃപ്പാഠം ചെയ്യേണ്ടി വരും പഠിക്കണമെങ്കിൽ. ഇതിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ പഠനം വേണ്ട, ശ്രവണം മനനം നിധിത്യാസനം ഇത്രയും ആവശ്യമാണ്. അത് രണ്ടും രണ്ടാണ്. പിന്നെ തത്വത്തെ മനസ്സിലാക്കണമെന്നുള്ളവൻ അതിൽ നിന്നും മനസ്സിലാക്കാം, അത് വേറെ കാര്യം. ഏതിൽ നിന്നും ഒരുവന് തത്വത്തെ ഗ്രഹിക്കാം. പക്ഷെ അതെല്ലാം കൂടിയേ തീരുവെന്നില്ല. അത്തരം ജടിലങ്ങളായ ഗ്രന്ഥങ്ങൾ ഇതിനാവശ്യം വേണമെന്നില്ല. പിന്നെ ഇത് ചിലർക്ക് കഠിനമായും ജടിലമായും തോന്നുന്നത് അത്രയെങ്കിലും ഒരു സംസ്കാരം വേണം, അതില്ലാത്തവർക്ക് അത് തോന്നും. ചിലർക്ക് എല്ലാം ഒരു ഭാരമായിട്ട് തോന്നും, അവരെ സംബന്ധിച്ച് ഇതും ഒരു ഭാരമാണ് എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഉപാധി ദ്വയ ഉപഹിതസ്ഥിതി പ്രത്യേകാത്മന സ്വരൂപേണ അഭേദ. സ്വരൂപത്തിൽ അവിടെയാണ് അഭേദം വരുന്നത്. പ്രത്യേകാത്മസ്വരൂപത്തിലാണ് അഭേദമെന്നാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. എന്ന് വെച്ചാൽ ബാഹ്യമായ ഈ ദർശനത്തിൽ, ഈ ദൃഷ്ടിയിൽ എല്ലാം ഇവിടെ ഭേദം തന്നെയാണ്. ഈ ഭേദത്തെ നിരാകരിക്കുന്നു, ഇതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രാണനെന്നും പ്രജ്ഞാത്മാവും എന്നുള്ള ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പ്രത്യേക സ്വരൂപത്തിൽ അഭേദത്തെ ബോധിപ്പിക്കുന്നു. അതാണ് ശ്രുതി ചെയ്യുന്നത്. അതാണ് ഉപാധി ദ്വയ ഉപഹിതസ്ഥിതിയോ പ്രത്യേകാത്മന സ്വരൂപേണ അഭേദം ഇത്യത. അതുകൊണ്ട് പ്രാണയേവ പ്രജ്ഞാത്മാ ഇത്യ ഏകീകരണം അവരുദ്ധ. അതുകൊണ്ട് പ്രാണൻ തന്നെയാണ് പ്രജ്ഞാത്മാ എന്നുള്ള ഏകീകരണത്തിൽ വിരോധമൊന്നുമില്ല, അവിരുദ്ധം. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ആദ്യം ഒരുവൻ അനുഭവിക്കുന്ന ഭേദത്തെ അംഗീകരിക്കും, ആ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് ആ ഭേദത്തിലൂടെ അവനെ അഭേദത്തെ ബോധിപ്പിക്കുന്നു. അതിനെയാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. അഥവാ ഇവിടെ ഇതിന്റെ വ്യാഖ്യാനം പൂർണ്ണമായി. കാരണം ഒന്നാമത്തെ സൂത്രത്തിൽ തന്നെ എന്താണ് ഈ അധികരണത്തിന്റെ താല്പര്യമെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ വിശദീകരണങ്ങളായിരുന്നു. പ്രാണസ്ഥത അനുഗമാത് അവിടെ തന്നെ പറയുന്നു. പ്രാണ ഇതി പ്രാപ്തി ഉച്ചതേ പ്രാണശബ്ദം ബ്രഹ്മ വിജ്ഞേയം. ഇവിടെ പ്രാണൻ എന്ന് പറയുന്ന ശബ്ദത്തെ കൊണ്ട് വിജ്ഞേയമായ ബ്രഹ്മത്തെയാണ് ഗ്രഹിക്കേണ്ടത്. പ്രാണശബ്ദത്തിലൂടെ ബ്രഹ്മത്തെ അറിയണം. ഇതാണ് ഇതിന്റെ അധികരണത്തിന്റെ താല്പര്യം. ഇത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം ഒന്ന് ഗ്രഹിക്കുന്നത് എങ്ങനെ, പ്രാണന് വേറെ അർത്ഥമുണ്ടല്ലോ എന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളും സമാധാനങ്ങളും ചർച്ചകളും എല്ലാം വന്നു. കാരണം ശ്രുതിയാണ്. ശ്രുതിയിൽ നിന്ന് അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്രിമമായി എന്തെങ്കിലും ഒരു അർത്ഥത്തെ ഉണ്ടാക്കി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതല്ല എന്ന് ഭാഷകാരന് സമർത്ഥിക്കേണ്ടി വന്നു. കാരണം അന്നത്തെ കാലത്ത് ഭാഷകാരൻ മാത്രമല്ല ശ്രുതി അധ്യയനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇതിൽ നിന്ന് പല അർത്ഥങ്ങളും കണ്ടെത്തും. വിദ്വാൻമാർ അപ്പോൾ അവരെയൊക്കെ ഇത് ബോധിപ്പിക്കുന്നു. അങ്ങനെയല്ല, ശ്രുതിയെ വിചാരം ചെയ്യുന്നവരല്ല. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താണ്? പ്രാണശബ്ദം ബ്രഹ്മവിജ്ഞേയം ഇത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൽ സംശയങ്ങളും വിപര്യങ്ങളും എല്ലാം വരും. അതുകൊണ്ടാണല്ലോ വേദാന്ത വിചാരം ആവശ്യമായിട്ട് വരുന്നത്. ഒരാൾക്ക് കേൾക്കുമ്പോൾ തന്നെ ബോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുവേണ്ടി ചർച്ചകളെല്ലാം നടത്തി അതിനെ വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞു. ഇനി പറയുന്നു, അഥവാ ഉപാസത്രൈവിദ്യ ആശ്രതത്വ ഇഹ തദ്യോഗ ഇത്യസ്യയം അന്യവർത്ഥ. ഇത് മറ്റൊരു തരത്തിൽ ഇത് മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി മറ്റൊരു തരത്തിലും അത് മനസ്സിലാക്കാമെന്ന് പറയുന്നത് എന്താണ്? അത് ഭാഷ്യത്തിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് വൃത്തികാരന്റെ അഭിപ്രായമാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഭാഷകാരൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി, ആദ്യം ചതുസൂത്രി ആദ്യം വ്യാഖ്യാനിച്ചു, അതിൽ നാലാമത്തെ സൂത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ മുഖ്യമായിട്ടും വേദവ്യാഖ്യാതാക്കളെയാണ് നിഷേധിച്ചത്. വേദവ്യാഖ്യാതാക്കൾ എന്ന് പറയുന്നത് പ്രധാനമായും പൂർവമീമാംസകർ. ആമനായസ്യ ക്രിയാർത്ഥത്വ അനർത്ഥക്യം അതതർത്ഥാനാം തുടങ്ങിയ സൂത്രങ്ങളെല്ലാം അവിടെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു ഈ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല, വേദത്തിൻ്റെ താല്പര്യം കർമ്മമാണെന്ന് പറഞ്ഞത് ശരിയല്ല, വേദത്തിൻ്റെ താല്പര്യം നിത്യസിദ്ധമായ ബ്രഹ്മമാണ്. അവിടെ മറുപടി പറഞ്ഞതെല്ലാം അതുവരെ പ്രധാനമായിട്ടും പൂർവമീമാംസകർ ഉദ്ദേശിച്ചിട്ടാണ്. അവരെ വേദത്തിൻ്റെ താല്പര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വേദത്തിന് അവർ വ്യാഖ്യാനം എഴുതി കഴിഞ്ഞു. ബ്രഹ്മസൂത്രം പോലെ തന്നെ അവർ സൂത്രങ്ങളും ഉണ്ടാക്കി, ധർമ്മസൂത്രങ്ങളും ഉണ്ടാക്കി. അതിന് ജൈമിനീയ മീമാംസ എന്ന് പറയുന്നു. അതിന് വ്യാഖ്യാനങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതും വളരെ ബൃഹത്താണ്. അപ്പോൾ അതിന് അതല്ല അവർ പറഞ്ഞതല്ല സത്യം എന്ന് ബോധിപ്പിക്കുന്നു. അത് കുറച്ച് സത്യങ്ങളും ഉണ്ട്, അതിനെ അംഗീകരിക്കുന്നു. സത്യമായതിനെ അംഗീകരിക്കുന്നു, സത്യമല്ലാത്തതിനെ നിഷേധിക്കുന്നു, രണ്ടുമുണ്ട്. പിന്നീട് അടുത്തു വന്നപ്പോൾ എന്താണ്? ഈക്ഷത്തി അധികരണം, സാംഖ്യനെ നിഷേധിച്ചു. ഇനി തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ യോഗിയെ നിഷേധിക്കുന്നു. നൈയായികനെ നിഷേധിക്കും, വൈശേഷികനെ നിഷേധിക്കും. പിന്നെ ശങ്കരാചാര്യരുടെ കാലത്ത് ആധുനികന്മാരായിരുന്ന ബൗദ്ധന്മാരെ നിഷേധിക്കും, ജൈനന്മാരെ നിഷേധിക്കും, ഭാഗവതന്മാരെ നിഷേധിക്കും. പിന്നെ ഇതിലൊന്നും പെടാത്ത ചാർവാകന്മാരെ നിഷേധിക്കും. ഇങ്ങനെ പലരായും നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുമ്പോൾ അതെന്തിനും നിഷേധിക്കുന്നു? ഇവരാരും ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം എഴുതിയവരല്ല. ഇവരിൽ പലരും അവർ ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിച്ചവരൊന്നുമില്ല. പക്ഷേ അവർക്ക് അവരുടേതായ തത്വം ഉണ്ട്, ആ തത്വത്തെ അവർ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്വൈത തത്വത്തെ വിദ്വാൻമാരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇതാണ് സത്യം എന്ന് പറയുമ്പോൾ ഇത്തരം സിദ്ധാന്തങ്ങളെ ധരിച്ചിരിക്കുന്നവർ അതിനെ ചോദ്യം ചെയ്യും. അപ്പോൾ അതിന് സമാധാനം പറയും. അല്ല, ഗുരു പറയുന്നു, ശിഷ്യൻ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു, കാര്യം ബോധിക്കുന്നു, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇതങ്ങനെയല്ല, ശിഷ്യന്മാരുടെ തല്ല ഭാഷകാരനെ പറയേണ്ടി വരുന്നു, ദാർശനികന്മാരുടെ മുമ്പിലാണ്. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തണം. ഇതല്ല, ദാർശനികന്മാർ മാത്രമല്ല, സാമാന്യമായ യുക്തി ചിന്തയുള്ളവനെയും ബോധിപ്പിക്കണം. ഈ ശരീരം സത്യമാണെന്ന് അനുഭവിക്കുന്ന ഒരുവനോട് ശരീരം സത്യമല്ലെന്ന് പറഞ്ഞാൽ അത് അവന്റെ യുക്തിക്ക് വിരുദ്ധമായ കാര്യമാണ്, അവനെയും ബോധിപ്പിക്കുന്നു. അപ്പൊ അവിടെയെല്ലാം എന്തുവരും? ഓരോ ദർശനങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ചർച്ചകളുണ്ട്. അതുകൊണ്ട് അതിനെല്ലാം ഓരോന്നോരോന്നോരോന്നായിട്ട് നിഷേധിച്ചു, വൈദികന്മാരും നിഷേധിച്ചു. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്. ഒന്ന് വേദത്തെ തന്നെ വ്യാഖ്യാനിച്ചവർ, രണ്ടാമത്തത് ഈ പറയുന്ന ദാർശനികന്മാർ. അവർ ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിച്ചില്ല, പക്ഷെ അവർക്ക് ദർശനങ്ങളുണ്ട്. പിൽക്കാലത്ത് അവരിൽ പലരും ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ബ്രഹ്മസൂത്രത്തെ തന്നെ വ്യാഖ്യാനിച്ചവരുണ്ട് പലരും. അതിൽ ചിലരുടെയൊക്കെ പേരെടുത്തുകൂടെ ഭാഷകാരൻ പറയുന്നുണ്ട്. അതിലൊരാളെയാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നില്ല ആരുടെയും പേര്. ഭാഷകാരൻ അത്ര കേജിത്ത് എന്നേ പറയുന്നു. ഈ വിഷയത്തിൽ ചിലരിങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഈ സന്ദർഭത്തിൽ ഇതിനെ സംബന്ധിച്ച് ചിലർ ഇന്നത രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അത് വച്ചുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നു, ബ്രഹ്മസൂത്ര വ്യാഖ്യാതാക്കൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് വൃത്തികാരൻ എന്ന് പറയുന്നത്. ചില ഭാഗങ്ങളിൽ ആ വൃത്തികാരന്റെ അഭിപ്രായത്തെ എടുത്തു കാണിക്കും എന്നതാണ്. അപ്പോൾ ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിച്ച് പറയുമ്പോൾ, അതിലൂടെ തത്വത്തെ പറയുമ്പോൾ, ഇതിൻ്റെ മറ്റ് വ്യാഖ്യാനങ്ങളുമായിട്ട് പരിചയമുള്ളവർ അല്ലെങ്കിൽ മറ്റ് സമ്പ്രദായത്തിലുള്ളവർ, അവർ അതിനെ ചോദ്യം ചെയ്യും, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു? മുമ്പ് ഒരു പൂർവാചാര്യൻ ഇങ്ങനെയാണല്ലോ അത് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതിന് വിരുദ്ധമായി നിങ്ങൾ എങ്ങനെ പറയുന്നു? അപ്പോൾ അതിന് സമാനം പറയേണ്ടി വരും, പൂർവാചാര്യൻ്റെ വ്യാഖ്യാനത്തിൽ ഇന്ന ദോഷമുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഈ ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച്, ഭാഷ്യകാരൻ പരിചയപ്പെടുന്ന വ്യാഖ്യാനങ്ങളിലൊന്നും ഈ പറയുന്ന തരത്തിൽ ഉള്ള അദ്വൈതത്തെ വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അതിനെയൊക്കെ നിഷേധിക്കുന്നത്. അങ്ങനെ മുന്നുള്ള വ്യാഖ്യാതാക്കളെ നിഷേധിക്കുന്നതാണ് മൂന്നാമത്തെ രീതി. ആ ആളിനെയാണ് വൃത്തികാരൻ എന്ന് പറയുന്നത്. ആരാണെന്നൊന്നും അതിന് ശരിയായ ചരിത്രമൊന്നും അതിനെ സംബന്ധിച്ചില്ല. പലരും പല ഊഹാപോഹങ്ങളും പറയുന്നുണ്ട്, പല പേരുകളും പറയുന്നുണ്ട്. ഭാഷ്യകാരൻ ഇത്ര പേരും അത്ര കേജിത്ത്. ഇവിടെയാണെങ്കിൽ അങ്ങനെയും പറയുന്നില്ല, അത്ര കേജിത്തെന്നും പറയുന്നില്ല. ഇവിടെ പറയുന്ന എന്താണ്? ഇതിനിങ്ങനെയും ഒരർത്ഥമുണ്ട് എന്നേ പറയുന്നുള്ളൂ. അത് പറയുക മാത്രമല്ല, ആ അർത്ഥം ശരിയാണെന്നോ തെറ്റാണെന്നോ അതും പറയുന്നു. ഇങ്ങനെ ഒരർത്ഥം പറയാം എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലും കുറേയൊക്കെ ശരിയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അത് നിഷേധിക്കാതിരിക്കുന്ന എന്തുകൊണ്ട്? ഒന്നുകിൽ താൻ മുമ്പ് നിഷേധിച്ചതിൽ ഇതും അന്തർഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാം എന്നുള്ളതുകൊണ്ടാകാം. എന്തായാലും തനിക്ക് കുറേയെങ്കിലും സമ്മതമില്ലെങ്കിൽ അത് നിഷേധിക്കാതിരിക്കില്ല ഭാഷകാരന്റെ ശൈലി അനുസരിച്ച്. അതുകൊണ്ട് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഈ പറയുന്ന വൃത്തികാരന്റെ മതം അനുസരിച്ച് ഈ ബ്രഹ്മതത്വത്തിന് വ്യാഖ്യാനിക്കുകയാണ്. അവിടെ കാണുന്നത് ഭാഷ്യകാരന്റെ ഒരു വിശാല മനസ്കത കൂടെയാണ്. കാരണം ഇത്രയും തത്വത്തെ നിർണയിക്കുന്നതിൽ ഇത്രയും കർക്കശക്കാരനാണ്, യാതൊരു വിട്ടുവീഴ്ച അനുവദിക്കത്തില്ല എന്നിരിക്കലും പൂർവാചാര്യന്മാരുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. ഭാഷകാരൻ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല മുമ്പ് ആരെങ്കിലും ഒരാൾ ബ്രഹ്മസൂത്രത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്ന്. കാരണം അതൊന്നും ഉപലബ്ധമേ അല്ല. മുമ്പ് വ്യാഖ്യാനം ഉണ്ടെന്നോ, ആകെ ഇന്ന് കിട്ടുന്ന ഏറ്റവും പ്രാചീനമായ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഭാഷകാരന്റെയാണ്. ഇങ്ങനൊരു ആശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ പൂർവാചാര്യന്മാരെ ആദരിച്ചുകൊണ്ട് അതിനെ കൂടെ എടുത്തു കാണിക്കുന്നു. അത് ഭാഷ്യകാരന്റെ ഒരു മഹത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്നും നോക്ക് പലതും മനസ്സിലാക്കാനുണ്ട്, തള്ളിക്കളയേണ്ടതുമുണ്ട്. എന്നാലും അതിനെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് വേറൊന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ഭാഷകാരൻ. അതായത് ഈ പറയുന്ന ബ്രഹ്മതത്വം, അതിൻ്റെ ആശയത്തിനൊരു പൂർണ്ണത കൊടുത്തത് താനാണെങ്കിലും അത് മുമ്പും പലരും ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. അതിനുദാഹരണമാണ് ഈ ബ്രഹ്മസൂത്രത്തിലെ ഓരോ അധികരണം എന്നറിയാം. ഈക്ഷത്തെ അധികരണം വന്നു, ആനന്ദമയ അധികരണം വന്നു, ആകാശാധികരണം വന്നു, പ്രാണാധികരണം വന്നു, പ്രദർധനാധികരണം വന്നു. ഈ ഓരോ അധികരണത്തിലും ഓരോ ശ്രുതി വാക്യങ്ങളെ അല്ലെങ്കിൽ ഒരു ശ്രുതി ഭാഗത്തെ എടുത്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഈ ശ്രുതി ഭാഗങ്ങളെ ഭാഷ്യകാരൻ കണ്ടെത്തിയാലും എല്ലായിടത്തും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ ഒരിടത്തെ വ്യത്യാസമുണ്ട്. ആനന്ദമായ അധികരണം ഓരോ അധികരണത്തിലും ചർച്ച ചെയ്യുന്ന അശ്രുതി വാക്യങ്ങളെ പറയുന്ന വിഷയവാക്യങ്ങളെന്നാണ്. എന്നുവെച്ചാൽ അധികരണത്തിന്റെ വിഷയം ഇതാണെന്ന് വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ. അല്ല, ആനന്ദമായ അധികരണത്തിൽ മാത്രം രണ്ടഭിപ്രായം വന്നു. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയവാക്യമെന്ന് ഭാഷ്യകാരനും, അതല്ല അന്യാന്തരാത്മാ ആനന്ദമയ എന്ന് പറയുന്ന ഭാഗമാണ് വിഷയവാക്യമെന്ന് മറ്റുള്ളവർ. മറ്റുള്ള അധികരണങ്ങളിലെല്ലാം, ഈശ്വത്തി അധികരണം തുടങ്ങി എല്ലായിടത്തും ആ വിഷയവാക്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന് തന്നെ. എന്ന് പറഞ്ഞാൽ ഭാഷ്യകാരന് മുമ്പ് തന്നെ ഈ അധികരണങ്ങളുടെ എല്ലാം വിഷയവാക്യങ്ങൾ ഇന്നതാണെന്ന് നിശ്ചയിച്ചിരുന്നു. എന്നുവെച്ചാൽ ആ വാക്യങ്ങളെ ആശ്രയിച്ചിട്ട് തന്നെയാണ് പൂർവാചാര്യന്മാരും ഇത് വ്യാഖ്യാനിച്ചത്. അപ്പോൾ പലരും ബ്രഹ്മസൂത്രകാര ഈ ഭാഷയത്തെക്കുറിച്ച് പറയുന്ന ഒരാക്ഷേപം എന്ന് പറയുന്നത് ഇത്തരം വാക്യങ്ങളെല്ലാം ശങ്കരാചാര്യ രീതി തിരികെയെത്തിയെന്നാണ്. അത് അബദ്ധമാണ്. ശങ്കരാചാര്യർക്ക് മുമ്പ് വ്യാഖ്യാനിച്ചവരും ഇതേ വാക്യങ്ങളെ ആശ്രയിച്ചു തന്നെയാണ് വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് ശങ്കരാചാര്യ അതേ വാക്യങ്ങളെ ആശ്രയിച്ചിട്ട് അവരുടെ വ്യാഖ്യാനങ്ങൾക്ക് മറുപടി പറയുന്നു. മിക്കവാറും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈ തത്വം അതിൻ്റെ വ്യാഖ്യാനങ്ങളിലും വിശദീകരണങ്ങളിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും അത് ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ ബ്രഹ്മസൂത്രത്തിലൂടെ ഇതേ ശ്രുതിവാക്യങ്ങളെ ഉപയോഗിച്ച് വൃത്തികാരണം പോലെയുള്ള വ്യാഖ്യാതാക്കൾ അവതരിപ്പിച്ചതാണ്. ഇത് നമ്മൾ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ ശങ്കരാചാര്യർ എന്ത് ചെയ്തു? അതിലുള്ള ന്യൂനതകളെല്ലാം പരിഹരിച്ചിട്ട് ആ തത്വജ്ഞാനത്തിനൊരു പൂർണ്ണതയെ കൊടുത്തു. അത് മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. അല്ലാതെ സ്വന്തം എന്താണ് കൽപ്പനയിലൂടെ വ്യാഖ്യാനിച്ച് ഇത് സമർത്ഥിച്ചതല്ല. അങ്ങനെ നമുക്ക് വായിക്കുന്നവർക്ക് തോന്നും. കാരണം സൂത്രം എന്ന് പറയുന്നതിന് അതിൽ രണ്ടോ മൂന്നേ വാക്കുകയുള്ളൂ, അതേവ പ്രാണം. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ശ്രുതിവാക്യത്തെ കണ്ടെത്തുക, അതിൽ നിന്ന് ത്രിമിലമായൊരർത്ഥം പറയുക, ഇതെല്ലാം സൂത്രകാരൻ്റെ ഒരു മിടുക്കല്ലേ എന്ന് അല്ല ഭാഷ്യകാരൻ്റെ എന്ന് സംശയിച്ചു പോകുന്നേ തെറ്റില്ല. അതല്ല, കാരണം ഇത് മുമ്പ് തന്നെ ഇതേ ഈ രണ്ട് മൂന്ന് വാക്കുകളെ ആശ്രയിച്ച് ഇത് ഇന്ന ശ്രുതിയുടെ ഇന്ന ഭാഗത്തുള്ളതാണെന്നും അവിടെ ചർച്ച ചെയ്യുന്ന ഇന്ന വിഷയമാണെന്നും മുമ്പ് തന്നെ തീരുമാനിച്ചതാണ്. ഭാഷ്യകാരനെ പിന്തുടർന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിന് ഭാഷ്യകാരൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല സൂത്രഘടനയെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട്? സൂത്രങ്ങളിൽ നിന്ന് ആശയങ്ങളെ വിപുലമാക്കിയെടുക്കുന്നതല്ല സൂത്രശൈലി എന്ന് പറയുന്നത്. ആശയങ്ങളെ സംഗ്രഹിച്ച് സൂത്രത്തെ ഉണ്ടാക്കുക ചെയ്യുന്നു. മുമ്പ് തന്നെ ആശയം പ്രചരിക്കും. ആശയങ്ങളെ എളുപ്പത്തിൽ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് സൂത്രരൂപത്തിലാക്കുന്നു. പിന്നീട് അതിനെ ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഓരോരുത്തരുടെയും സമ്പ്രദായമനുസരിച്ച് അതിൽ വ്യത്യാസം കടന്നു വരും. അങ്ങനെയാണ് വൃത്തികാരനൊരു അഭിപ്രായം വരുന്നത്, ഭാഷ്യകാരന് വേറെ അഭിപ്രായം വരുന്നത്. അതെന്തുകൊണ്ട്? അത് ആശയത്തിന്റെ സംഗ്രഹരൂപമായതുകൊണ്ടാണ്. ആശയം മുമ്പ് തന്നെ ഓരോ ഗുരുകുലങ്ങളിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസൂത്ര തുടക്കത്തിൽ പ്രചരിച്ചിരുന്ന വിദ്യാസമ്പ്രദായങ്ങൾക്കനുസരിച്ച് അവരുടെ ആശയങ്ങളെ സംഗ്രഹിച്ച് ദീർഘകാലം കൊണ്ട് സൂത്രരൂപത്തിലാക്കുന്നതാണ്. അതാണ് പാണിനി സൂത്രൻ രചിച്ചെന്നും മറ്റും പറയുന്നു. പിൽക്കാലത്ത് അതിനെ വിശദീകരിക്കുമ്പോൾ അത് ഭാഷ്യമാകും, വ്യാഖ്യാനമാകും, ടീകയാകും, ടിപ്പണിയാകും, വാർത്തികമാകും, അങ്ങനെ പല രൂപത്തിലുമാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആൾക്കാർ ഭാഷ്യക്കാരനെ ആക്ഷേപിക്കുന്നുണ്ട്. അതും നമ്മൾ പൊതുവായി മനസ്സിലാക്കിയിരിക്കുന്നു. ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.